വിവേകതോ അനുഭവോ വരാഹ വരഗവോ സമാനത്വം രജ്ജസർപ്പാധിപത് ആത്മാവിദ്യൈവ സംബന്ധ തസ്മാത് ആത്മന വിഷ്യതെ. കാരകസ്വഭാവസ്യ പരമാർത്ഥാത്മവസ്തുന അവിദ്യ കൽപ്പിതൈവ സംഗതി അസിതാധിപത്. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ആകാശത്തിന് നീല നിറം പോലെ ആകാശത്തിന്റെ നീല നിറം, നീല നിറം എവിടെയുണ്ട്? അത് രൂപരഹിതമായ നീരൂപമായ ആകാശത്തിൻ്റെതാണ് ധരിക്കുന്നത്. അവിടെ കാണുന്ന നിറം അത് സത്യമാണോ അതോ മിഥ്യയാണോ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇത് ആകാശത്തിൻ്റെതാണോ എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? ഒന്ന് ആത്മജ്യോതിസ് ഇവിടെ പറയുന്നു, അറിവ്, സ്വരൂപമായിരിക്കുന്ന അറിവ്, ബുദ്ധിയാദി വിഷയങ്ങൾ. തയോഹ സമാനത്വം പറയുന്നു, അതിനുള്ള താതാത്മ്യം സംഭവിച്ചിരിക്കുന്നു. അറിവും ബുദ്ധിയുമായി താതാത്മ്യം സംഭവിച്ചു. ആ താതാത്മ്യത്തെ എങ്ങനെ മനസ്സിലാക്കണം? ആ താതാത്മ്യത്തെ അനുഭവിക്കുന്നത് അഹം എന്നാണ്, ഞാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ തയോഹ സമാനത്വം, ഇവയിൽ വരുന്ന ആ താതാത്മ്യം രജ്ജസർപ്പാധിപത്മം. അത് രജ്ജസർപ്പത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു അതുപോലെ മനസ്സിലാക്കുന്നു. രജ്ജുവും സർപ്പവും തമ്മിലുള്ള അത് തമ്മിലൊരു ബന്ധമുണ്ടല്ലോ, ഒരു താതാത്മ്യമുണ്ട് അവിടെ. രജ്ജുവിനെ അറിയുന്നില്ല, സർപ്പത്തെ അറിയുന്നു. സർപ്പത്തെ സ്പഷ്ടമായി അറിയുന്നു, രജ്ജുവിനെ അറിയുന്നില്ല. എന്നാൽ അവിടെ ആധാരത്തിൽ സർപ്പത്തെ അനുഭവിക്കുന്നുണ്ട്. ഇത് സർപ്പമാണെന്ന് പറയുന്നു. അവിടെ രജ്ജുവിനോട് അത്യന്ത താതാത്മ്യമായിട്ടാണ് സർപ്പത്തെ അറിയുന്നത്. അതുകൊണ്ടാണ് രജ്ജുവിനെ സർപ്പം തന്നെ എന്ന് ധരിക്കുന്നത്. രജ്ജുവിൽ സർപ്പം തന്നെ ധരിക്കുന്നു. വാസ്തവത്തിൽ അവിടെ എന്താണോ ഉള്ളത് അത് സർപ്പം തന്നെ അനുസരിക്കുന്നു. താതാത്മ്യത്തെ ഗ്രഹിക്കുന്നു. അതുപോലെയാണ് ഇവിടെ അറിവും ബുദ്ധിയുമായിട്ടുള്ള താതാത്മ്യം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ എങ്ങനെ ഗ്രഹിക്കുന്നു? അവിടെ അത് സർപ്പം എന്ന് തന്നെ ധരിക്കുന്നു. ഒരു രജ്ജു അത് സർപ്പം അങ്ങനെയല്ല. അതുപോലെ ഇവിടെ അറിവ് അറിവിലൊരു അഹംബുദ്ധി അങ്ങനെയല്ല. അറിവെന്ന് വേർതിരിച്ച് അതിനെ ഗ്രഹിക്കാതെ അഹമായിട്ട് തന്നെ ഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അഹം എന്ന് പറയുന്നത്. അവിടെ അനുഭവപ്പെടുന്ന അഹം എന്താണ്? അത് അറിവാണോ അതോ സൂക്ഷ്മമായ ബുദ്ധിയാണോ എന്നുള്ളതല്ല ചർച്ചാ വിഷയം. അതെങ്ങനെ അഭേദമായി അനുഭവപ്പെടുന്നു? അറിവിൽ നിന്ന് അഹത്തിനെ വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ, രണ്ടും രണ്ടായി കാണാൻ കഴിയാത്ത രീതിയിൽ അനുഭവപ്പെടുന്നു. ആകാശമൊന്ന് അതിൽ നീലയെന്നല്ല, ഒരു വസ്തു അതിൻ്റെ രൂപമായിട്ടല്ല, നീലാകാശം ആകാശത്ത് തന്നെ നീലയായിട്ട് ധരിക്കുന്നു. താതാത്മ്യമായി ഗ്രഹിക്കുന്നു. അങ്ങനെ വേർതിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല. ഈ പുസ്തകം പറയുന്നതിൻ്റെ വർണ്ണം ഇന്നതാണോ, അത് കറുത്ത നിറമാണോ അല്ലെങ്കിൽ വെളുത്ത നിറമാണോ, വസ്തുവിനെയും അതിൻ്റെ ഗുണത്തിൽ നമ്മളിവിടെ വേർതിരിച്ചറിയുന്നുണ്ട്. വസ്തു എന്ന് പറയുന്ന വസ്തുവാണ്, അതിപ്പോൾ വെളുത്തിരിക്കുന്നു, കറുത്തിരിക്കുന്നു, അത് ചുവന്ന് ചാൻ തേച്ച് കഴിഞ്ഞാൽ അത് ചുവന്നിരിക്കും. അവിടെയൊക്കെ വസ്തുവിനെയും അതിൻ്റെ ഗുണത്തെയും വേർതിരിച്ചറിയാം. ഇവിടെ അങ്ങനെയല്ല. ആകാശം സ്വയം നിരൂപമായതുകൊണ്ട്, അതിന് പ്രത്യേകിച്ച് ഒരു രൂപം ഇല്ലാത്തതുകൊണ്ട് അതിനെ വേർതിരിച്ചറിയാൻ വയ്യ. അതിന് ആകൃതി ഘനം മാനങ്ങളൊന്നുമില്ല. അതിന് അതുകൊണ്ട് അവിടെ നീലാകാശം എന്ന് പറയുന്നു. ആകാശത്തെ സ്വയം തന്നെ നീലമായി താതാത്മ്യത്തെ അറിയുന്നു. ആ നീല തന്നെയാണ് ആകാശം. അതിനപ്പുറം ഒരു ആകാശം എന്തെങ്കിലും ഒന്നിനെ കാണാൻ കഴിയുന്നില്ല, അറിയാനും കഴിയുന്നില്ല. സർവവ്യാപകമായിരിക്കുന്ന ഒരു നീല. അതാണ് താതാത്മ്യം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെയും അറിവിൽ അഹംബോധം വരുമ്പോൾ ആ അഹംബോധത്തെ തന്നെ അറിവായി ഗ്രഹിക്കുന്നു. അറിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അറിവ്. എന്നിൽ അറിവുണ്ട്. എന്തുകൊണ്ട്? ഞാൻ അഹം എന്നറിയുന്നു, ഞാനെന്നറിയുന്നു. അത് തന്നെ അതിൻ്റെ തെളിവ്. മറ്റൊരു പ്രമാണം ആവശ്യമില്ല. അതെന്താണ്? അതിനാണ് അനുഭവം എന്ന് പറയുന്നത്. ഞാൻ എന്നറിയുന്നതാണ് അനുഭവം. അവിടെ എന്താണ് ഞാനെന്നുള്ളതിന്? അനുഭവത്തിൽ നിന്ന് അറിവിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാതെ അതിനോട് അഭേദമായി താതാത്മ്യത്തിൽ പറയുന്നു അഹമാണ് അറിവ്. വാസ്തവത്തിൽ അഹം എന്ന് പറയുന്നത് എന്താ? ഇവിടെ പറയുന്നത് ബുദ്ധിയാണ്. ബുദ്ധിക്ക് അങ്ങനെ ഒരു ആകാരം വന്നിരിക്കുകയാണ് അഹം. അഹം എന്ന് സംസ്കൃതത്തിൽ പറയുന്നു, മലയാളത്തിൽ ഞാനെന്ന് പറയുന്നു. അത് ശുദ്ധമായ ഒരറിവല്ല. എന്തുകൊണ്ട് ശുദ്ധമായ അറിവല്ലെന്ന് പറയുന്ന അറിവ്? നിരാകാരമാണ്, അതിനാകാരമില്ല അറിവ്. സർവത്ര നമ്മൾ ആകാരത്തോടു കൂടിയാണ് അറിയുന്നത്. അവിടെ എന്ത് വരുന്നു? ആ ആകാരം അറിവിനോട് താതാത്മ്യപ്പെട്ടിട്ട് നീലാകാശം എന്നതുപോലെ വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ രജ്ജു സർപ്പം പോലെ അത് അനുഭവപ്പെടുന്നു. എന്നിട്ട് ധരിക്കുന്നു എന്താണ്? ഈ അഹം, ഈ ആകാരം, ഇതാണ് അറിവ് എന്ന് ധരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അഹം എന്ന അനുഭവം. അഹം എന്ന അനുഭവം എന്ന് പറയുമ്പോൾ ഇനി അടുത്ത് പറയും അഹം എന്ന പുരുഷൻ, അഹം എന്ന മനുഷ്യൻ എന്ന് പറയുന്നു. ഞാൻ മനുഷ്യനാണ് ഈ പറയുന്നിടത്തന്നെ ഇത് സംഭവിക്കുന്നുണ്ട്. അഹം വൃത്തി, ബുദ്ധിവൃത്തി, അത് പിന്നെ ഇവിടെയെല്ലാം താതാന്മ്യപ്പെടുന്നുണ്ടോ? അവിടെയെല്ലാം ഈ താതാത്മ്യബോധമുണ്ടാവും. ശുദ്ധമായ നിരാകാരമായ ബോധത്തിനൊരു ആകാരമുണ്ടാവും. ആ ആകാരമാണ് അഹം തുടങ്ങി പുരുഷൻ, സ്ത്രീ, മനുഷ്യൻ, വൃദ്ധൻ, യുവാവ് ഇത്തരത്തിലെല്ലാം അനുഭവപ്പെടുന്നത്. പക്ഷെ ഇതിനെല്ലാം വേർതിരിച്ചു, ഇതിനെ വേർതിരിക്കുകയെന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ട് വേർതിരിക്കാനേ പറ്റൂ, വിവേകം കൊണ്ട് വേർതിരിക്കാനേ പറ്റൂ. ഇതിനെല്ലാം ആധാരമായൊരു അറിവുണ്ട്. ആ അറിവിൽ ബുദ്ധിയുടേതായ അഹം വൃത്തി വന്നു. അപ്പോൾ അത് അഹം എന്ന അനുഭവം വന്നു. അപ്പോൾ ആ ബുദ്ധിവൃത്തി അറിവിനോട് താതാത്മ്യപ്പെട്ട് അതുപോലെ മുമ്പ് പറഞ്ഞതുപോലെ മനസ്സിനോടും ഇന്ദ്രിയങ്ങളോടും ശരീരത്തോടും താതാത്മ്യപ്പെടുന്നു. സർവത്ര ഈ വിഷയങ്ങളുടെ അനുഭവം ഉണ്ടാകുന്നു. ബാഹ്യ വിഷയങ്ങളോടും അത് താതാത്മ്യപ്പെടുന്നു. അപ്പോൾ ആന്തരികമായും ബാഹ്യമായും വിഷയങ്ങളുടെ അനുഭവം ഉണ്ടാകുന്നു. ഇത് ഈ ചിത് ജഡ താതാത്മ്യമാണ്. അറിവും അഹന്ത തുടങ്ങിയ വിഷയങ്ങളും തമ്മിലുള്ള താതാത്മ്യമാണ്. അപ്പോൾ അവിടെ അഹം എന്നുള്ള ബോധം ഉണ്ടാകും. അത് വാസ്തവത്തിൽ നമ്മൾ പറയും അഹത്തെക്കുറിച്ച് എന്താ പറയുന്നത്? അഹംകാരം, അഹം കരോതി അഹംകാര. കരോതി എന്ന് പറയുന്ന ഒരു പ്രവൃത്തി കാണിക്കുകയാണ്. ഘടം കരോതി എന്ന് പറഞ്ഞാൽ ആ വസ്തുവിനെ ഉണ്ടാക്കും. അവിടെ ഒരു ക്രിയ ഉള്ളിടത്തെ അത് പറയാൻ പറ്റും. പാത്രത്തെ ഉണ്ടാക്കുന്നവൻ പാത്രത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയും. ഒരു ക്രിയ, അത് ആ വസ്തുവിനെ ആശ്രയിച്ച്, ഉണ്ടാക്കുന്ന വ്യക്തിയെ ആശ്രയിച്ച്, ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കർണങ്ങളെ ആശ്രയിച്ച് സർവത്ര ക്രിയ നടക്കണം. അങ്ങനെ വസ്തു ഉണ്ടാകും. ഉണ്ടാക്കുന്നവനിൽ ക്രിയ വരണം. അതിന് കൃതി എന്ന് പറയും. യത്നം, പ്രയത്നം. ഉണ്ടാക്കുന്ന എന്താണ് ഉണ്ടായത്? മണ്ണാണ്. അതിൽ ക്രിയ സംഭവിക്കുന്നു. ഇനി അവിടെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? ദണ്ഡവും ചക്രവും എല്ലാം കുടം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അതിന് ക്രിയ സംഭവിക്കും. ഘടം കരോതി എന്ന് പറയുന്നു. സർവത്ര ക്രിയയാണ്. അഹം അനുഭവത്തെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? അഹം കാരഹ, അഹം കരോതി. ഇവിടെയും അഹം എന്ന് പറയുന്ന അനുഭവത്തിൽ ഒരു ക്രിയ സംഭവിക്കും. ക്രിയ എന്ന് പറയുന്നത് എന്താണ്? മാറ്റമാണ്, പരിണാമമാണ് ക്രിയ. ഇത് സ്വാനുഭവമാണ്. അഹങ്കാരം എന്ന് പറയുന്നത് സ്വാനുഭവമാണ്, ക്രിയാരൂപത്തിലുള്ള സ്വാനുഭവമാണ്. അങ്ങനെ പറയുന്നുണ്ടല്ലോ തൻ്റെ ഉള്ളിൽ ഞാൻ. അതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട് സദാ. അവിടെ ഒരു ക്രിയ അനുഭവപ്പെടുന്നുണ്ട്, പരിണാമം, മാറ്റം അനുഭവപ്പെടുന്നുണ്ട്. കാലവും ദേശവും ഈ രണ്ടിൻ്റെയും സ്വാധീനം കൊണ്ട് അഹംകാരം സദാ തുറന്നുകൊണ്ടേയിരിക്കും. ജാഗ്രത അഹം അഹം അഹം എന്നിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ ഈ ക്രിയ എന്താണ്? ഈ ക്രിയ ഒരു അകാരക സ്വഭാവസ്യ. ഇതിലങ്ങനെ കാരകത്വമില്ല. കാരകം എന്ന് പറയുന്നത് എന്താണ്? എവിടെയാണോ ക്രിയ വരുന്നത് അവിടെയാണ് കാരകത്വം വരുന്നത്. രാമൻ പാത്രത്തെ ഉണ്ടാക്കുന്നു. ഇവിടെ രാമന് പറയും കർത്തൃകാരകം. എന്തുകൊണ്ട്? രാമന് ക്രിയയുണ്ട്. പാത്രത്തെ പറയും കർമ്മകാരകം. എന്തുകൊണ്ട്? അവിടെ ക്രിയയുണ്ട്. ദണ്ഡ് ചക്രം ഇതിനെയൊക്കെ പറയും. എന്താണ് അത്? കരണകാരകം. ക്രിയയുടെ ആശ്രയം ഇവിടെ വരുന്നു, അതേ കാരകത്വം വരത്തുള്ളൂ, അവിടെ വരത്തുള്ളൂ. ഇതൊരു പൊതു നിയമമാണ്, സർവത്ര ഈ നിയമം ഉണ്ട്. അപ്പൊ ഇവിടെയും അഹംകാര എന്നുള്ള അനുഭവമുണ്ട്. ഇവിടെ ഒരു കാരക സ്വഭാവം കാണുന്നുണ്ട്, ക്രിയ ആശ്രയത്വം കാണുന്നുണ്ട്, അഹം പരിണാമം കാണുന്നുണ്ടല്ലോ. അനുനിമിഷം അഹം അഹം അഹം എന്ന് തുറന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് ഈ കാരകത്വം ആരുടെ കാരകത്വമാണ് അനുഭവപ്പെടുന്നത്? മുമ്പ് പറഞ്ഞതുപോലെ കർത്താവിന്റെ കാരകത്വമാണ്, കർണത്തിന്റെ കാരകത്വമാണ്, കർമ്മത്തിന്റെ കാരകത്വമാണ്, എന്തിന്റെ കാരകത്വമാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അഹംകാരം അഹംകാരം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറയുന്നു, അകാരക സ്വഭാവസ്യ പരമാർത്ഥാത്മവസ്തുന. ഇത് അനുഭവിക്കുന്ന ഇവിടെ അകാരക സ്വഭാവസ്യ പരമാർത്ഥാത്മവസ്തുന, ഈ പരമാർത്ഥമായ ആത്മവസ്തു സ്വസ്വരൂപം, അതിൽ ഇത്തരം ഒരു കാരകത്വമില്ല, അതിലൊരു ക്രിയ ആശ്രയത്വമില്ല, അതിലൊരു ക്രിയ സംഭവിക്കുന്നില്ല, പക്ഷെ അനുഭവിക്കുന്നുണ്ട്. അറിവിനെ കുറിച്ച് തന്നെ നമ്മുടെ അനുഭവം എന്താണ്? അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ്, സ്പഷ്ടമായി മാറുന്നുണ്ട്. ഇപ്പൊ എനിക്ക് പുസ്തകത്തെ കുറിച്ചുള്ള അറിവായി, അടുത്ത നിമിഷം മേശയെ കുറിച്ച് അറിവുണ്ടാകുന്നു. ഓരോ ശബ്ദം ശ്രവിക്കുമ്പോഴും ആ ശബ്ദത്തിന്റെ അർത്ഥജ്ഞാനം ഉണ്ടാകുന്നു. അടുത്ത ശബ്ദം വരുമ്പോ മുമ്പുണ്ടായ അർത്ഥജ്ഞാനം പോയി, പുതിയ അർത്ഥജ്ഞാനം വരുന്നു. അപ്പൊ അറിവ് മാറിക്കൊണ്ടിരിക്കുന്നു. അറിവിൽ ക്രിയ ആശ്രയത്വമുണ്ട്, കാരകത്വമുണ്ട്, ഇതാണ് നമ്മുടെ അനുഭവം. പക്ഷെ ഇവിടെ പരമാർത്ഥം എന്താണ്? അകാരക സ്വഭാവമാണ്. അറിവിൽ ക്രിയാശ്രയത്വമില്ല എന്നോ, അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അറിവിൽ ക്രിയാശ്രയത്വമില്ല എന്നുള്ളത്, ജാഗ്രതയിൽ അറിവ് ക്രിയാശ്രയത്തോട് ഇരിക്കുന്നുള്ളൂ, കാരണം അറിവ് മാറുന്നു എന്നുള്ളതാണ്. അതാണ് അറിവിൽ ക്രിയാശ്രയത്വമുണ്ടെന്ന് പറയുന്നത്. വരുന്ന ഒരു അറിവുണ്ടായി, നശിച്ച് അടുത്ത അറിവുണ്ടാകുന്നു, ക്രിയ സംഭവിക്കുന്നു. പക്ഷെ അത് അകാരക സ്വഭാവമാണ്, അത് ക്രിയാശ്രയത്വമില്ല. പരമാർത്ഥത്തിൽ അങ്ങനെയില്ല, അത് മനസ്സിലാക്കുന്ന ഒരു സ്ഥാനമേ ഉള്ളൂ, സുഷുപ്തി. അവിടെ ഈ അറിവുണ്ടായിരുന്നു, ഉണ്ട്, അറിവായ താൻ അവിടെ ഉണ്ടായിരുന്നു, അവിടെ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരുന്നു, സ്വയം ജ്യോതിസായിരുന്നു. പക്ഷേ അവിടെ ഈ ക്രിയാശ്രയത്വമില്ല. എന്നുവെച്ചാൽ അവിടെ അഹം അഹം അഹം എന്ന് സ്ഫുരിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് പുസ്തകമാണ്, ഇത് മേശയാണെന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല, ഇത് ശരീരമാണെന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല, പുരുഷനാണ് സ്ത്രീയാണെന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല. അവിടെ ക്രിയാശ്രയത്വമില്ല. ഒരു സ്ഥലമേ ഉള്ളൂ നോക്ക്, അവിടെ അറിവുണ്ടായിരുന്നു, എന്തുകൊണ്ട്? താൻ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് തന്റെ പരമാർത്ഥ സ്വരൂപം? അതവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ പറയുന്നത്, ഞാനവിടെ സുപ്തനായിരുന്നു. സുപ്തനായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഈ ക്രിയകളൊന്നുമില്ലാതെ ഏകനായി, കേവലനായി, പരമാർത്ഥനായി സ്ഥിതി ചെയ്തിരുന്നു. അതുകൊണ്ട് താൻ അകാരക സ്വഭാവനാണ്. താൻ സുപ്തനായിരുന്നില്ല എന്നാർക്കെങ്കിലും പറയാൻ പറ്റും? താനവിടെ ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അവിടെ പിന്നെ അംഗീകരിക്കുന്ന എന്താണ്? തൻ്റെ ഈ കാരക സ്വഭാവമല്ല, മറിച്ച് കേവലമായ തൻ്റെ അസ്തിത്വം. അതിനാണ് അവിടെ അംഗീകരിക്കുന്നത്, ഞാൻ സുപ്തനായിരുന്നു എന്ന് പറയുമ്പോൾ. ആ കേവലമായ അസ്തിത്വം എന്ന് പറയുന്നത് എന്താണ്? അത് കേവലമായ അറിവാണ്. അവിടെ കാരകശൂന്യമാണ്, ക്രിയാശൂന്യമായ അറിവ്. ജാഗ്രതത്തിലേക്ക് വരുമ്പോഴുള്ള കാര്യമാണ് ഇത് പറയുന്നത്. അകാരക സ്വഭാവമായ പരമാർത്ഥമായ ആത്മവസ്തു അങ്ങനെ സ്ഥിതി ചെയ്യുകയെ, ജാഗ്രതത്തിലേക്ക് വരുമ്പോഴോ ഈ ക്രിയകളുമായിട്ട് അതിന് സംബന്ധം വരുന്നു, അറിവിന് തന്നെ. അപ്പൊ ഇവിടെ ക്രിയാസംബന്ധം എങ്ങനെയാ വന്നത്? എവിടെയാ ക്രിയ വന്നത്? അറിവിലാണോ? അറിവിലില്ലാത്ത ക്രിയ എങ്ങനെ ഇവിടെ വന്നു? അഹം എന്നൊരു ക്രിയാശ്രയത്വം എങ്ങനെ വന്നു? ആ ക്രിയാശ്രയത്വം എന്ന് പറയുന്ന അറിവിന്റെ അല്ല, മറിച്ച് ബുദ്ധിയുടെയാണ്. ഇവിടെ പറഞ്ഞല്ലോ അറിവിനോട് അടുത്തിരിക്കുന്നു. ബുദ്ധി എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ തത്വത്തിൽ വരുന്ന ക്രിയാശ്രയത്വം, കാരകത്വം, മാറ്റം, പരിണാമം, ചലനം, അതാണ് അകാരക സ്വരൂപമായ അറിവിൽ ആരോപിക്കുന്നത്. അപ്പോൾ ബുദ്ധിയുടെ പരിണാമമാണ് ഇവിടുത്തെ ക്രിയ എന്നാണ് പറയുന്നതിൻ്റെ ചുരുക്കം. ബുദ്ധിയുടെ പരിണാമം എങ്ങനെ അറിയുന്നു? ആ ബുദ്ധിയുടെ പരിണാമത്തെ നമ്മൾ അറിയുന്നതാണ് അഹം, അറിവിന് വന്ന ഒരു രൂപം. അതൊരു അറിവിൻ്റെ ഒരു ആകാരമാണ്. ഇത് പുസ്തകം എന്നൊരു അറിവുണ്ടാകുമ്പോൾ അവിടെ ഒരാകാരമുണ്ടായി. പുസ്തകാകാരം അറിവിന് മേശി എന്ന് പറയുമ്പോൾ അവിടെ ഒരാകാരമുണ്ടായി. പുരുഷൻ എന്ന് പറയുമ്പോൾ അറിവിനൊരാകാരമുണ്ടായി. അതുപോലെ അതിസൂക്ഷ്മമായ പ്രഥമമായ അറിവിൻ്റെ ആകാരമാണ് അഹം. ഇത് എന്താണ്? ഒരു ക്രിയയാണ്. എന്തിൻ്റെ ക്രിയ? അകാരക സ്വഭാവമായ അറിവിൻ്റെ ക്രിയയല്ല. എന്തുകൊണ്ട് മനസ്സിലാക്കാം? സുഷുപ്തിയിൽ അറിവുണ്ടായിരുന്നു, അവിടെ ഈ ക്രിയയില്ല. ഏത് സമയമാണോ ആ ക്രിയ ഉണ്ടാകുന്ന അഹം ഉടനെ ജാഗ്രതയായി ഉണർന്നു കഴിഞ്ഞു. ഇവിടെ കാരക സ്വഭാവം, ക്രിയാരൂപമുണ്ട്. ഈ ക്രിയ ബുദ്ധിയുടേതാണ്. അപ്പോ അഹങ്കാരം എന്ന് പറയുന്ന എന്തിൻ്റെ കാരമാണത്? ബുദ്ധിയുടെ കാരമാണ്, അല്ല അറിവിൻ്റെ കാരം അല്ല. അറിവ് അകാരകമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ്? അവിദ്യ കൽപ്പിതേവസ്യ. അവിദ്യ കൽപ്പിതമാണ്. ഇതിൽ അവിദ്യ കൽപ്പിതത്വം എവിടെയാണ് വരുന്നത്? അഹം എന്ന് പറയുന്ന ആരും കൽപ്പിതമായിട്ട് അറിയുന്നില്ല, സത്യമായിട്ട് അറിയുന്നു. ഇതിനെ കൽപ്പിതമായി അറിഞ്ഞിരുന്നെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ എന്താണ് അഹം എന്ന് പറയുന്നത്? ഞാൻ ഇത് ഒരു കൽപ്പനയാണ്. അങ്ങനെ ആരും പറയുന്നില്ല അഹം ഒരനുഭവം എന്നാണ്. ഇത് സത്യമാണോ അസത്യമാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? ഇത് സത്യമാണ്. എന്തുകൊണ്ട്? എൻ്റെ അനുഭവമാണ്. ഇത് അസത്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാ സത്യം? എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തുക്കളെ ഞാൻ എങ്ങനെയാണോ സത്യമായി അറിയുന്നത്, അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ സ്ഫരിക്കുന്ന ഈ അഹത്തെ ഞാൻ സത്യമായിട്ടാണ് അറിയുന്നത്. എന്താ അങ്ങനെ അനുഭവിക്കാൻ കാരണം? കാരണം ഇവിടെ ഒരു പരിണാമം, ഒരു ക്രിയ ഈ അഹംബുദ്ധിയിൽ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ അഹംബുദ്ധിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിണാമത്തെയാണ് താൻ അറിയുന്നത്, അഹം അഹം എന്ന്. ഈ പരിണാമം എങ്ങനെ അറിവിൽ സംഭവിക്കുന്നു? അറിവിലാണ് സംഭവിക്കുന്നത്, അകാരക സ്വഭാവമായ അറിവ്. അത് നമുക്കറിയാം. ഈ ജാഗ്രതയിലേക്ക് വരുന്നതുവരെ ഉള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, അവിടെ അകാരക സ്വഭാവമായ അറിവാണ്, ക്രിയയില്ലാത്ത കേവലമായ അറിവാണ്. ജാഗ്രതയിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ക്രിയ അനുഭവപ്പെടുന്നു. അതാണ് തൻ്റെ സ്വരൂപം. അതുവരെ ഉണ്ടായിരുന്നാണ് തൻ്റെ പരമാർത്ഥ സ്വരൂപം, ക്രിയാരഹിതമായ ആ കേവലമായ അറിവ്. ഏതൊന്നിനെയാണോ തനിക്ക് നിഷേധിക്കാൻ കഴിയാത്തത്, താനില്ലാതിരുന്നു എന്ന് പറയാൻ കഴിയാത്തത്, കേവല സത്താരൂപത്തുള്ള കേവല ജ്ഞാനരൂപത്തുള്ള അറിവിൽ വന്ന ഈ ക്രിയ അഹം ആകാരം, ഇത് രണ്ടും പരസ്പര വിരുദ്ധ സ്വഭാവമുള്ളതാണ്. തൻ്റെ സ്വരൂപം അതുവരെ ഉണ്ടായിരുന്നു, ഈ ജാഗ്രതത്തിലേക്ക് വരുന്നതുവരെ ഉണ്ടായിരുന്നത് നിരാകാരമാണ്, വിക്രിയാശൂന്യമാണ്. ഇവിടെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അഹമഹം എന്ന് വികാരമാണ്. അപ്പോൾ വികാരരഹിതമായ ഒന്നിൽ ഈ വികാരത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ട് പറയുന്നത് എന്താണ്? ഇത് അവിദ്യ കൽപ്പിതമാണ്. ഈ അനുഭവം അവിദ്യ കൽപ്പിതമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടുന്ന എന്ത് വന്ന അവിദ്യ? ഏതായി അവിദ്യ? എവിടുന്ന് വന്നതാണ് ഈ അവിദ്യ? വന്ന് നിർവികാരമായ അറിവ്, അനിഷേധ്യമായ അറിവ്. ജാഗ്രത വരുമ്പോൾ ഈ വികാരം, അഹം അഹം എന്നുള്ള വികാരം. ഈ അനുഭവം അവിദ്യ കൊണ്ട് കല്പിതമാണെന്നുള്ളത്. ഏതാ ഈ അവിദ്യ? ഈ അവിദ്യ എന്ന് പറയുന്നത് എന്താണോ? വിദ്യ എന്ന് വെച്ചാൽ അറിവ്. വിദ്യ എന്ന് പറഞ്ഞ അറിവാണ്. എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം. അവിദ്യ എന്ന് വെച്ചാൽ അറിവില്ലായ്മ. അതുകൊണ്ടാണ് സംഭവിച്ചത്. അവിദ്യ കൽപ്പിതം എന്ന് പറയുന്നതാണ്. ഇത് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. എവിടെയാണ് ഈ അറിവില്ലായ്മ സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ തന്നെ. എവിടെയാണോ ഈ കൽപ്പനയുള്ളത്, ഇവിടെ അറിവില്ലായ്മ സംഭവിച്ചിരിക്കുന്നു. എന്തിനെ കുറിച്ചുള്ള അറിവില്ലായ്മ? ഈ അകാരക സ്വരൂപമാണ് താൻ എന്നുള്ള അറിവില്ലായ്മ. തന്റെ നിർവികാരമായ സ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ. അറിവില്ല. ഇപ്പോ ഇല്ല, ഇവിടെ ഇല്ല. അവിടെ ഉണ്ടായിരുന്നോ? അവിടെ അതിന്റെ ആവശ്യമില്ല. അവിടെ എന്താണ്? കേവലം നിർവികാരമായ സ്ഥിതിയാണ്. ഇവിടെ എവിടെയാണോ ചോദ്യം, അവിടെയാണല്ലോ സമാധാനം. അവിടെ ചോദ്യമില്ല, സമാധാനമില്ല. ഈ ജാഗ്രതത്തിലേക്ക് വരുന്നതിന് മുമ്പ് അവിടെ ചോദ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടുതന്നെ അവിടെ സമാധാനത്തിന്റെ ആവശ്യമില്ല. എങ്ങനെ, എന്തുകൊണ്ട് ഇത്തരം ചോദ്യങ്ങളില്ലെങ്കിൽ പിന്നെ എന്തിനാ സമാധാനത്തിന്റെ ആവശ്യം? ഇവിടെ ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കുന്നു? അതിന് പറയുന്നു, ഇത് അവിദ്യ കൊണ്ട്, ആ സ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട്, അതുകൊണ്ട് ഇത് സംഭവിക്കുന്നു. സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ഇത് പരമാർത്ഥമായി സംഭവിക്കുന്നു. മുമ്പ് പറഞ്ഞുണ്ട്, ഈ അഹം അനുഭവം പരമാർത്ഥമായിട്ടാണ് അനുഭവിക്കുന്നത്. ഇതാരും കൽപ്പിതമായി അനുഭവിക്കുന്നു, സത്യമായി അനുഭവിക്കുന്നു. അഹം അഹം ഞാൻ സത്യമായി അനുഭവിക്കുന്നു. ഈ അനുഭവം എന്തുകൊണ്ടാണ്? തൻ്റെ നിർവികാരമായ ഈ ജാഗ്രതത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന ആ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടാണ്, അതാണ് അവിദ്യ കൊണ്ടാണ്. ശരി, അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായാലോ? ഇപ്പോൾ അറിയുന്നുണ്ടല്ലോ. തൻ്റെ സ്വരൂപത്തിൽ ഇത്തരത്തിലുള്ള അഹമാകാരം, ഇത്തരത്തിലുള്ള ക്രിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ജാഗ്രതത്തിലാണ് ഇതുണ്ടായത്, ഇവിടെയാണ് ഇതിങ്ങനെ തുടരുന്നത് എന്നറിഞ്ഞാലോ? അപ്പോൾ തൻ്റെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു, വിദ്യ. ആ ബോധമുണ്ടായാൽ പിന്നെ ഈ അനുഭവം, ഇതെന്താണ് അഹം അഹം എന്നുള്ളത്? ഇത് അവിദ്യ കൽപ്പിതമാണെന്ന് മനസ്സിലാവും, പരമാർത്ഥമല്ലെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് മനനം ചെയ്യാത്തവൻ, അല്ലെങ്കിൽ ഈ തത്വത്തെ ശ്രയിക്കാത്തവനെ സംബന്ധിച്ച് അഹം അനുഭവം സത്യമാണ്, സത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനോട് തുടർന്ന് വരുന്ന എല്ലാ അനുഭവങ്ങളും സത്യമാണ്. താൻ പുരുഷനാണെന്നുള്ള സത്യമാണ്, മനുഷ്യനാണെന്നുള്ള സത്യമാണ്, എല്ലാം സത്യമാണ്. പക്ഷെ ആരാണോ ഇതിനെ, ഇതിൽ ഈ പരമാർത്ഥത്തെ ബോധിക്കുന്നത്? പരമാർത്ഥം അകാരകമായ ആണ് തൻ്റെ സ്വരൂപം. അത് എപ്പോഴും ജാഗ്രതയായാലും ശരി, സുഷുപ്തി ആയാലും ശരി, സുഷുപ്തിയിൽ ഉണ്ടായിരുന്ന ആ പരമാർത്ഥ സ്വരൂപം ജാഗ്രതത്തിലില്ലാതെ പോയോ? അത് നഷ്ടപ്പെടുന്ന ഒന്നാണ്. പരമാർത്ഥം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അപ്പൊ ജാഗ്രതത്തിനും ആ പരമാർത്ഥ സ്വരൂപം തന്നെ എന്നുള്ള ബോധമുണ്ടായാൽ ഈ അഹമനുഭവത്തെ എങ്ങനെ മനസ്സിലാക്കും? പരമാർത്ഥത്തിലുണ്ടാകുന്ന പരമാർത്ഥമല്ലാത്ത അനുഭവം, അത് കൽപ്പനയാണ്. ഈ ബോധമുണ്ടാകും. അതാണ് പറയുന്നത്, അകാരക സ്വഭാവസ്യ പരമാർത്ഥ ആത്മവസ്തുന അവിദ്യ കൽപ്പിദൈവസ്യ അവിദ്യ കൽപ്പിതമാണ്. ഈ അഹമനുഭവം അവിദ്യാകൽപ്പിതമാണ്. അപ്പൊ ചോദിക്കും, ഇതെങ്ങനെ സംഭവിച്ചു? തന്റെ സ്വരൂപം പരമാർത്ഥമാണ്, അകാരകമാണെന്നായി. എന്റെ ഈ അനുഭവം കാരകമാണെന്ന് മനസ്സിലായി. ഈ അനുഭവം പരിണാമിയാണെന്ന് മനസ്സിലായി. ഇത് ക്രിയാരൂപത്തിലാണെന്നും മനസ്സിലായി. ഇതെങ്ങനെ സംഭവിക്കും? പരമാർത്ഥമായ ഒന്നിൽ പരമാർത്ഥമല്ലാത്ത ഒന്നെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ എന്താണ്? ഇത് രണ്ടിലും എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? എങ്ങനെയാ ബന്ധിപ്പിക്കുന്നത്? ആ ബന്ധമാണ് ഇവിടുത്തെ ചിന്തയ്ക്ക് വിഷയം. കാരണം സ്വരൂപത്തെ പരമാർത്ഥം എന്ന് പറഞ്ഞു, ഈ അനുഭവത്തെ ആ പരമാർത്ഥത്തിന് നേരെ വിരുദ്ധമായി എന്നും പറഞ്ഞു. പരമാർത്ഥം എന്ന് പറയുമ്പോൾ അകാരക സ്വഭാവമാണ്. അത് ക്രിയാരൂപത്തിലുള്ളതല്ല പരമാർത്ഥ സ്വരൂപം, അറിവ്, സ്വരൂപമായിരിക്കുന്ന അറിവ്. നേരെ വിരുദ്ധമാണെന്ന് പറയുമ്പോൾ എന്തായി? ക്രിയാരൂപത്തിലായി ഈ അഹമനുഭവം. ക്രിയാരഹിതമായ അറിവിലുണ്ടാകുന്ന ക്രിയാരൂപത്തിലുള്ള അനുഭവം. ആ തസ്മിൻ തദ്ബുദ്ധി, ഒന്നിൽ അതിന് നേരെ വിരുദ്ധമായൊരു അനുഭവം വരിക, അതിനാണ് കൽപ്പന എന്ന് പറയുന്നത്, ഭ്രാന്തി എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ അഹം എന്ന് പറയുന്ന ഈ അനുഭവം ഭ്രാന്തിയാണ്, അറിവിൽ ഉണ്ടായ ഒരു ഭ്രാന്തിയാണ്. അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അറിവിൽ ഈ ഭ്രാന്തി, അകാരകത്തിൽ കാരക അനുഭവം എങ്ങനെ സംഭവിക്കും? ക്രിയാശൂന്യമായ സ്വസ്വരൂപത്തിൽ ക്രിയ അനുഭവം എങ്ങനെ സംഭവിക്കും? ഭ്രാന്തി എന്ന് പറയുന്നു. ഈ രണ്ടും തമ്മിൽ എന്താ ബന്ധം? സ്ഥൂലമായി നമ്മൾ ചോദിക്കില്ലേ, നിർഗുണത്തിൽ എങ്ങനെ സ്വഗുണം വരും? ഇതെങ്ങനെ സംഭവിക്കും? ഇതിനെ ബന്ധിപ്പിക്കുന്ന എന്താണ്? വേറെ തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, രജ്ജുവിൽ സർപ്പത്തെ ബന്ധിപ്പിച്ച എന്താ? എന്തുത്തരം പറയും? രണ്ടും വ്യത്യസ്തമായ സ്വഭാവമാണ്. രജ്ജു എന്ന് പറയുന്ന അവിടെ പരമാർത്ഥമാണ്, സർപ്പം എന്ന് പറയുന്ന കൽപ്പിതമാണ്. പരമാർത്ഥമായ രജ്ജുവിൽ എങ്ങനെ കൽപ്പിതമായ സർപ്പം, ഇതിനെ രണ്ടിനെ എങ്ങനെ ബന്ധിപ്പിച്ചു? രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? കൂടുതൽ ചിന്തിക്കാനൊന്നും വേണ്ട, ഉത്തരം വളരെ സ്പഷ്ടമാണ്. എന്താണ്? അറിവില്ലായ്മ. അത് തന്നെയാണ് രജ്ജുവിനെ കുറിച്ചുള്ള അറിവില്ലായ്മ. മറ്റെന്ത് പറയാം? ഏത് നിമിഷമാണോ അറിവുണ്ടാകുന്നത്, അപ്പം മനസ്സിലാക്കുന്നു രജ്ജു മാത്രമാണ് സത്യം, സർപ്പമല്ല, പരമാർത്ഥ രജ്ജു മാത്രമാണ്. അതുപോലെ ഇവിടെ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒരുപോലെ പ്രകാശിക്കുന്നു. ഈ പരമാർത്ഥ വസ്തുവിനെ കുറിച്ചുള്ള ബോധമില്ല, അറിവില്ല. ആ അറിവില്ലായ്മ കൊണ്ടാണ് ഈ അഹമാകാരം ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അതിന് കാരണം അറിവില്ലായ്മയാണ്, അവിദ്യയാണ്. അറിവില്ലായ്മ കൊണ്ട് കൽപ്പിച്ചതിന് അതിന്റെ ആധാരവുമായിട്ടുള്ള ബന്ധം അറിവില്ലായ്മയാണ്, മറ്റൊന്നുമില്ല. ശരി, അവർ അറിവുണ്ടായാലോ, ബോധമുണ്ടായിക്കഴിഞ്ഞാൽ അവനെങ്ങനെ മനസ്സിലാകുന്നു? ഓ, ആ രജ്ജുവിൽ കണ്ട സർപ്പം അത് വേറും ഒരു കൽപ്പന മാത്രം, ഒരു പ്രതീതി മാത്രം എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ പരമാർത്ഥമായ സ്വസ്വരൂപത്തിലുള്ള ആത്മവസ്തുവിലുള്ള ഒരു കൽപ്പന മാത്രമാണ് ഈ അഹങ്കാരം എന്ന് മനസ്സിലാക്കുന്നു. ഏതുപോലെ ഖേ അസിതാധിപത്, അതിനാണ് ദൃഷ്ടാന്തം പറഞ്ഞത്. അവിടെ നീലനിറം കാണുന്നുണ്ട്. അത് സത്യമാണോ അസത്യമാണോ? സത്യമെന്നും അസത്യമെന്നും നിർവചിക്കാൻ പ്രയാസമുള്ളതാണ്. സത്യമാണെങ്കിൽ അത് ഇല്ലാതാകാൻ പാടില്ല, അസത്യമാണെങ്കിൽ അത് പ്രതീതമാകാൻ പാടില്ല. പക്ഷെ ഇത് പ്രതീതമാകുന്നുണ്ട്, ഇല്ലാതാകുന്നുണ്ട്. അസത്യമാണോ അസത്യമാണോ എന്ന് നിർണയിക്കാൻ പ്രയാസമാണ്. എന്നാൽ നീരൂപമായ ആകാശത്തിൽ അത് അനുഭവപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുന്നതാ, ഇത് നീരൂപമായ ആകാശത്തിൻ്റെതാണെന്ന് പറയും. അതിനെ നിരൂപമായ ആകാശത്തിൽ ബന്ധിപ്പിക്കുന്നത് സ്വന്തം അറിവില്ലായ്മയാണ്, ശിശുവാണ് പറയുന്നത്. രൂപരഹിതമായ ആകാശത്തിൽ രൂപം കാണുന്നു, അറിവില്ലായ്മ കൊണ്ടാണ് പറയുന്നത്. അതുപോലെ ഇവിടെ അകാരക സ്വഭാവമായ അറിവായ സ്വസ്വരൂപത്തിൽ ഈ അഹംബോധം, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം, ഇതവിടെ വരുന്നതെല്ലാം എന്താണ്? ആ സ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അറിവുണ്ടാകുന്ന ഒരുവന് മനസ്സിലാവുന്ന എന്താണിത്? ആ സ്വസ്വരൂപത്തിലുള്ള ഒരു കൽപ്പനയാണ്. കൽപ്പനയിൽ വികാരമോ പരിണാമമോ എന്തു തന്നെ സംഭവിച്ചാലും അത് ദോഷമല്ല, അത് കൽപ്പനയിൽ സംഭവിക്കുന്നതാണ്, പരമാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല. അതിനാണ് ഇവിടെ ദൃഷ്ടാന്തം പറഞ്ഞത്, അസിതാധിപൻ ആകാശത്തിലെ നീല നിറം പോലെ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അത് വെറും കൽപ്പന മാത്രമാണ്. ഇതിനതുമായിട്ട് സത്യത്തിലുള്ള ഒരു സംബന്ധമില്ല. അറിവില്ലായ്മ കൊണ്ട് ഇതിങ്ങനെ പ്രതീതമാകുന്നു എന്നാണ്. അതുകൊണ്ട് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നു, അത് അസത്യമായിക്കൊള്ളട്ടെ ഈ അനുഭവം, യഹമനുഭവം അസത്യമായിക്കൊള്ളട്ടെ, അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കൂടസ്ഥാത്മച്യുതാഭ്യസ്യ പ്രതിധ്വന്ദേഹി തദ്ഭവൈഹി വിഷയാന്തൈ ഭവേത് ഭ്രാന്തി സമാനാധികരണ്യത. ഇവിടെ ഒരു ഭ്രാന്തി ഉണ്ടാവുന്നു, താതാത്മ്യഭ്രാന്തി. സമാനാധികരണ്യം എന്ന് പറയുന്ന ആ താതാത്മ്യത്തെയാണ്. വാസ്തവത്തിൽ ആ അറിവിൽ വന്ന ഒരു ആകാരം, കൽപ്പിതമായ ആകാരമാണ് അഹം. അഹത്തിന്റെ പുരൾ എന്താണ്? ഈ ശുദ്ധമായ സ്വസ്വരൂപം തന്നെ. അഹം ത്തിന്റെ താത്പര്യം അതാണ്. കാരണം ആ ശുദ്ധമായ അറിവിൽ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. സർപ്പം എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം എന്താണ്? രജ്ജു തന്നെയാണ്. രജ്ജുവിനെ തന്നെയാണ് അവിടെ ഇത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, സർപ്പത്തെ അല്ല, കാരണം ചൂണ്ടിക്കാണിക്കാനുള്ള സർപ്പമില്ല. ഇതാ ഈ കാണുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും സർപ്പത്തെ അല്ല, ഇല്ലാത്ത എങ്ങനെ പറയാൻ പറ്റും? ഇതെന്ന് ഇതെന്ന് പറയുന്നത് ചൂണ്ടുന്ന സത്യത്തെയാണ്. എന്താണ്? ആ കയറിനെ തന്നെയാണ്. അതുപോലെ അഹം എന്ന് പറയുന്ന ചൂണ്ടിക്കാണിക്കുന്ന എന്തിനാണ്? സത്യത്തെ തന്നെയാണ്, അറിവിനെ തന്നെയാണ്, ശുദ്ധമായ അറിവിനെ തന്നെയാണ്. അതൊന്ന്. പക്ഷെ അത് തന്നെ എന്ത് ചെയ്യുന്നു? സംക്രമിക്കുന്നു അഹം. അത് അറിവിൽ മാത്രമായി ഒതുങ്ങുന്നില്ല. അത് പറഞ്ഞു, അത് ബുദ്ധിയിലേക്ക് വന്ന്, മനസ്സിലേക്ക് വന്ന്, കർണങ്ങളിലേക്ക് വന്ന്, ശരീരം വരെ വന്നു. ഈ ശരീരത്തിലെത്തിച്ചേർന്നപ്പോൾ എന്തായി? അത് പുരുഷനായി, സ്ത്രീയായി, മനുഷ്യനായി. ഇതിനാണ് സമാനാധികരണ്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ രണ്ടു കാലൂന്നി ഒരു തറയിൽ നിൽക്കുന്നു. ഒരു മനുഷ്യൻ ഒരു നിലത്ത് രണ്ടു കാലിൽ നിൽക്കുമ്പോൾ ഈ രണ്ടു കാലുകൾക്കും സമാനാധികരണ്യം ഉണ്ടെന്ന് പറയും. എന്തുകൊണ്ട് രണ്ടു കാലിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? ഇവിടെ കാലുകൾക്ക് സമാനാധികരണ്യമുണ്ട്. എന്തുകൊണ്ടാണ് കാലുകൾക്ക് സമാനാധികരണം? രണ്ടു കാലിന്റെ അധികരണം ഒന്നാണ്, പക്ഷെ ഒറ്റ കാലിലല്ല നിൽക്കുന്നത്, രണ്ടു കാലിനാണ്. അധികരണമാണ് ഭൂമി, സമാനാധികരണ്യം വന്നെവിടെ? രണ്ട് കാലിലും വന്ന് ഒരിടത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു തത്വത്തെ ആശ്രയിച്ചിട്ട് തന്നെയാണ് ഈ അനുഭവം വരുന്നത്. ഒരു തത്വത്തെ ആശ്രയിച്ചിട്ട് എന്താണ്? അഹം മനുഷ്യ. ഇവിടുത്തെ അധികരണം എന്താണ്? അറിവ് തന്നെയാണ്. അതിനാണ് ഇവിടുത്തെ അധികരണം. അതിനെ ആശ്രയിച്ചിട്ട് ഇവിടെ വരുന്ന രണ്ട് കാലുകളാണ്, ഒന്ന് അഹം, മറ്റൊന്ന് മനുഷ്യ എന്ന് പറയും. രണ്ടെണ്ണം, ഇത് രണ്ടും ആശ്രയിക്കുന്ന ഒന്നിനെ തന്നെയാണ്. രണ്ട് കാലുകൾ ഒരു ഭൂമിയെ ആശ്രയിക്കുന്നു. രണ്ടും ആശ്രയിക്കുന്നത് ഒരു തത്വത്തെ തന്നെ. ശരീരത്തിന്റെ രണ്ട് അവയവങ്ങളിലെ രണ്ട് കാലുകൾ അതുപോലെ. അതുപോലെ ഈ ബോധത്തിന്റെ രണ്ട് പരിണാമങ്ങളാണ്, ഒന്ന് അഹമെന്നുള്ളതും മറ്റത് മനുഷ്യനെന്നുള്ളതും. അത് ആശ്രയിക്കുന്നത് എന്താണ്? അതിന്റെ താല്പര്യം എന്താണ്? ഇതിന് ആധാരമായിരിക്കുന്ന നിരാകാരമായ അറിവ്. പക്ഷേ അഹം മനുഷ്യ എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അവിടെ ഒരു പുതിയ ബോധം വരുന്നു, ഞാൻ മനുഷ്യനാണ്. അറിവിന്റെ രൂപം മാറി, അകാരകമായ അറിവ് കാരകസ്വരൂപത്തിലായി, പരിണാമസ്വരൂപത്തിലായി. അഹം മനുഷ്യ, ഞാൻ മനുഷ്യനാണ് എന്നൊരു ബോധത്തിലേക്ക് വരുന്നു. തന്റെ പരമാർത്ഥമായ ബോധത്തിൽ നിന്ന് ഒരുപാട് മാറിപ്പോയി. പരമാർത്ഥമായ ബോധം എന്താണ്? അഹം ബ്രഹ്മാസ്മി. സൻ പരമാർത്ഥ വസ്തുവാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നു. ഇവിടെ നിന്ന് അഹവും വന്നു, മനുഷ്യനും വന്നു, രണ്ട് കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഒരു പുതിയ ആളായി മാറി, മനുഷ്യോഹം. അങ്ങനെ വരുന്നു, പുരുഷോഹം അങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ ആള് മാറിയില്ലേ? പരമാർത്ഥം മാറിയില്ലേ? തന്റെ പരമാർത്ഥ സ്വരൂപം അല്ല ഇവിടെ, ഇവിടെ കാരകസ്വരൂപമാണ്, പരിണാമിയായ തന്റെ സ്വരൂപമാണ്. അതിനാണ് താൻ പറയുന്നത്, സ്വയം അതിനെ വിളംബരം ചെയ്യുന്ന എന്താണ്? ഞാൻ മനുഷ്യനാണ്, ഞാൻ പുരുഷനാണ്. ഇതിനാണ് ജീവഭാവം എന്ന് പറയുന്നത്. ഈ രണ്ടും, ഞാൻ മനുഷ്യൻ എന്ന് പറയുന്നത് ഏതിനെ ആശ്രയിച്ചിട്ടാണോ പ്രകാശിക്കുന്നതാണ് പരമാത്മഭാവം. ഞാൻ മനുഷ്യൻ, ഇത് ഞാനും മനുഷ്യനും കൂടി ചേർന്നുണ്ടാകുന്ന ഈ ബോധം, ഈ ബോധത്തെ ആശ്രയിച്ചിരിക്കുന്ന സർവവും, ഈ ശരീരവും മനസ്സും കർണങ്ങളും ബുദ്ധിയും ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് പറയുന്നത് ജീവഭാവം എന്ന് പറയും. അവിടെ ഇതെവിടെ തുടങ്ങി? ആദ്യം അഹം എന്നുള്ള സ്വർണത്തിൽ തുടങ്ങി, പിന്നീടത് സർവത്ര വ്യാപിച്ചു. അങ്ങനെ ഒരു അഹം എന്നുള്ള സ്ഫുരണത്തിൽ തുടങ്ങാൻ എന്താ കാരണം? ഇവിടെ എന്തുകൊണ്ടിത് സംഭവിച്ചതെന്ന് പറഞ്ഞു. എന്താണോ അജ്ഞാന, സ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ. ആ സ്വരൂപത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ എവിടെയാ സംഭവിച്ചത്? എവിടെയാണ് നിങ്ങൾ അറിവില്ലായ്മ അറിയുന്നത്? അവിടെ തന്നെ. എവിടെയാ അറിവില്ലായ്മ അറിയുന്നത്? ഈ ഉണർവിൽ, ഈ ജാഗ്രതയിൽ. ഇവിടെയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്, സുഹൃത്തിയിലൊന്നും സംഭവിച്ചില്ല. ഇവിടെ സംഭവിച്ചുകൊണ്ട് ഇവിടെ ചോദ്യം, ഇവിടെ സമാസം, ഇവിടെ ബന്ധം, ഇവിടെ മോക്ഷം. അതുകൊണ്ട് ഇത് ഇവിടെ മുതൽ ആരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഷകാരൻ പറയുന്നത് ബുദ്ധിയോടുള്ള താതാത്മ്യം ഉണ്ടെന്നാണ്. ഇവിടെ ആചാര്യൻ പറയുന്നത് കുറച്ചുകൂടെ പിന്നിലേക്ക് പോകണം. എന്താണ് പ്രത്യുദ്ധന്തേ, തന്നെ കുറിച്ചുള്ള അറിവില്ലായ്മ അവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അതെന്താ കാരണം? എപ്പോഴെല്ലാം ഈ അഹം അഹം എന്നുള്ള അനുഭവമുണ്ടോ, എപ്പോഴെല്ലാം ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ മനുഷ്യനാണെന്നുള്ള അനുഭവമുണ്ടോ, അപ്പോഴെല്ലാം അതോടൊപ്പം നിൽക്കുന്നതാണ് അറിവില്ലായ്മ. എങ്ങനെ നിൽക്കുന്നു? ഞാൻ പുരുഷനാണ്, ഇതെന്റെ അനുഭവമാണ്. അവിടെയാണ് ഗുരു ചോദിക്കുന്നത്, നീ അകാരകമായ പരമാർത്ഥ സ്വരൂപമാണ്, അത് നിനക്കറിയുമോ? പറയുന്നുള്ള അറിവില്ല. ഈ അറിവിനോടൊപ്പം അറിവില്ലായ്മയുണ്ട്. ഞാൻ പുരുഷനാണെന്നറിയുമ്പോൾ അവിടെ അതിനോട് ചേർന്ന് തന്നെ അറിവില്ലായ്മയുണ്ട്. മറിച്ച് നീ പരമാർത്ഥ സ്വരൂപനാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അറിവില്ലായ്മ. അവിടെ പിന്നെ രണ്ടാമതൊന്നും ബോധിക്കാനല്ലോ. ഈ അകാരക സ്വരൂപനായ പരമാർത്ഥ വസ്തുവാണ് തത്, തുമസി നീ ആ തത്താണ് എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, ആ സത്താണോ എന്ന് ബോധിപ്പിച്ചാൽ, അങ്ങനെ ബോധിച്ചാൽ അവന് പിന്നെ എവിടെയാ? അവിടെ എന്തായിരിക്കും പറയുന്നത്? ആ ഞാൻ അറിയുന്നു, അഹം ബ്രഹ്മാസ്മി, എന്താണ് എന്റെ പരമാർത്ഥ സ്വരൂപം അതെനിക്കറിയാം. അവിടെ അറിവില്ലായ്മയില്ല. മറിച്ചാണെങ്കിലോ, ഞാൻ പുരുഷനാണ് സ്ത്രീയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അറിവില്ലായ്മയുണ്ട്. അപ്പൊ അറിവില്ലായ്മ ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു അനുഭവം നിലനിൽക്കുന്നത്. അപ്പോൾ തുടങ്ങേണ്ടത് ബുദ്ധിയിൽ നിന്നല്ല, ആ അറിവില്ലായ്മയിൽ നിന്ന് തുടങ്ങണമെന്ന്. അതാണ് പ്രത്യുദ്ധ്വാന്തേ. ധ്വാന്തം എന്ന് വെച്ചാൽ ഇരുള, അന്ധകാരം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ. അത് പ്രകാശിക്കുന്നു. ഇപ്പോ ഈ അഹം ഇങ്ങനെ പരിണമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ഉള്ളിൽ ഉള്ള പ്രകാശം എന്തിന്റെ പ്രകാശമാണ്? അറിവില്ലായ്മയുടെ പ്രകാശമാണ്. എന്ന് വെച്ചാൽ അറിവില്ലായ്മയെ പ്രകാശിപ്പിക്കുന്നു. അജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു. എന്താ പ്രകാശിപ്പിക്കുന്ന? അറിവ് തന്നെ. എങ്ങനെ? അജ്ഞോഹം എന്നിങ്ങനെ, ഞാൻ അജ്ഞനാണ്, അറിവില്ലാത്തവനാണ്. ഇങ്ങനെ ഞാൻ അജ്ഞനാണെന്നുള്ള ഈ അനുഭവം എന്ന് പറയുന്നത് എന്താണ്? അറിവില്ലായ്മയുടെ പ്രകാശമാണ്. അറിവില്ലായ്മ പ്രകാശിക്കുകയാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയെ കുറിച്ചുള്ള അറിവാണ് എന്ന് പറയാം. ഈ അറിവ്, ഇതിനാണ് പറയുന്നത് ചിതാഭ എന്ന് പറയുന്നു. ചിത്തിന്റെ ആഭ, അറിവിന്റെ ആഭ എന്ന് പറയുന്നു. ഏതറിവിന്റെ? ആ പരമാർത്ഥമായിരുന്ന അറിവ്. ഏതൊരറിവാണോ ഈ ജാഗ്രതത്തിന് മുമ്പുണ്ടായിരുന്നു, ജാഗ്രതത്തിന് മുമ്പ് എവിടെ ഉണ്ടായിരുന്നു? സുഷുപ്തിയിൽ കേവലമായ അറിവ്, അതിന്റെ ആഭയാണ് ഇപ്പോൾ ഉള്ളത്, ഈ ഉണർന്നിരിക്കുമ്പോൾ ഉള്ളത്. ഈ ലൗകിക വികാരം വിചാരങ്ങൾ ചെയ്യുന്നതും തത്വവിചാരം ചെയ്യുന്നതും ബ്രഹ്മജ്ഞാനവും എല്ലാം ആ അറിവിന്റെ ആഭയാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് എല്ലാം ആ അറിവിന്റെ ആഭയാണ്. അത് എവിടെ മുതൽ ഏതുവരെ പറയുന്നു? അറിവില്ലായ്മ തുടങ്ങി ഈ ശരീരത്തിലൂടെ കടന്ന് ഈ സ്ഥൂല പ്രപഞ്ചം വരെ അറിവിന്റെ ആഭയാണ്. അറിവിന്റെ ആഭ എന്ന് വെച്ചാൽ പ്രകാശം. അറിവിന്റെ പ്രകാശത്തിലാണ് ഇതെല്ലാം തന്നെ അഹങ്കാരം തുടങ്ങി ആകാശാന്തം വരെയുള്ള ഈ പ്രപഞ്ചമെല്ലാം നിലനിൽക്കുന്ന അറിവിന്റെ ആഭയിലാണ്, അറിവിന്റെ പ്രകാശത്തിലാണ്. അതാണ് ഖേ അസിതാദിവ എന്ന് പറഞ്ഞ ആകാശത്തിന്റെ നീല നിറം പോലെ. ആ ശുദ്ധമായ അറിവിന്റെ പ്രകാശത്തിലാണ് അത്. അറിവില്ലായ്മ തുടങ്ങുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അറിവില്ലായ്മ കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്, ഇവിടെ സംഭവിച്ചു. ആദ്യം ഒരു അറിവില്ലായ്മ, പിന്നീടൊരു അറിവ്, അങ്ങനെയല്ല. അറിവില്ലായ്മയും അറിവും ഒരേ സമയം ഇവിടെ പ്രകടമാകും. ഏത് സമയം മുതലാണോ നീ അറിവുള്ളവനായി മാറിയത്, ആ സമയം മുതലാണ് അറിവില്ലാത്തവനുമായി മാറിയത്. അതുവരെ എന്താണ്? അതിനപ്പുറമായിരുന്നു അറിവ്, അറിവില്ലായ്മ അതിനപ്പുറമായിരുന്നു. അതാണ് ശുദ്ധ സ്വരൂപം. അത് ജ്ഞാന അജ്ഞാനങ്ങൾക്കുപരിയാണ്. പക്ഷെ ഏത് സമയമാണോ അറിവുണ്ടായത്, അപ്പോൾ അറിവില്ലായ്മയുണ്ടായി. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കൂടസ്ഥാത്മചിതാഭേ പ്രത്യേകദ്വാന്തേ, ആ അറിവിന്റെ ആഭയോടുകൂടിയ ഈ അന്ധകാരം, ഇരുള, പ്രത്യേകദ്വാന്തം, സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ, ആ ബോധമില്ലായ്മ എല്ലാവരിലും ഇരിക്കുന്നു. പറയും എനിക്ക് ബോധമില്ല, ഞാൻ എന്നെ ബോധിക്കുന്നില്ല. ആ ബോധമില്ലായ്മയെ അറിവ് പ്രകാശിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കൂടസ്ഥാത്മചിതാഭേ പ്രത്യേകദ്വാന്തേ, കൂടസ്ഥാത്മാവാകുന്ന ആ ചിത്തിന്റെ ആഭ. പിന്നെ അത് ഏതുവരെ? തദ്ഭവൈഹി വിഷയാന്തേഹി ഭവേ, ആ ആഭ, ചിത്തിന്റെ ആഭ, ചിത്തിന്റെ പ്രകാശം, അത് ഈ അറിവില്ലായ്മ തുടങ്ങി വിഷയാന്തം വരെയുള്ള ആഭ എന്ന് പറഞ്ഞാൽ ആ ചിത്ത്, പരമാർത്ഥമായിരിക്കുന്ന ചിത്ത് തൻ്റെ പ്രകാശം കൊണ്ട് അറിവില്ലായ്മ തുടങ്ങി വിഷയങ്ങൾ വരെയുള്ള സർവത്തിനെയും പ്രകാശിപ്പിക്കുന്നു. അതാണ് ജാഗ്രത. അസ്യ കൂടസ്ഥസ്യ, ആ കൂടസ്ഥന്റെ, കൂടസ്ഥനായിരിക്കുന്ന പരമാർത്ഥ സ്വരൂപത്തിന്റെ പ്രകാശം, അത് അജ്ഞാനം തുടങ്ങി വിഷയങ്ങൾ വരെ പ്രകാശിപ്പിക്കുന്നു. ഇതാണ് ഇതിന്റെ താതാത്മ്യം എന്ന് പറയുന്നത്. ഇതിനെ പ്രകാശിപ്പിക്കുന്നതാണ് അറിവ്. അറിവില്ലായ്മയെ പ്രകാശിപ്പിക്കുമ്പോൾ അറിവ് അറിവിനോട് താതാത്മ്യപ്പെട്ട് ആ താതാത്മ്യത്തെ അനുഭവിക്കുന്ന അങ്ങനെ അജ്ഞോഹം, ഞാൻ അജ്ഞനാണ്, ഞാൻ തന്നെ അജ്ഞനെന്നാ പറയുന്നു. അജ്ഞാനത്തെ തന്നോട് ഏകീഭവിപ്പിക്കുകയാണ്. ഈ കാണുന്ന ഇത് തന്നെയാണ് സർപ്പം. സർപ്പത്തെ രജ്ജുവിനോട് ഏകീഭവിപ്പിക്കുകയാണ്. അതുപോലെ അറിവില്ലായ്മയെ തന്നോട് ഏകീഭവിപ്പിച്ചിട്ടാണ് പറയുന്നത് അജ്ഞോഹം, അജ്ഞനായിരിക്കുന്നു. അത് അജ്ഞാനത്തെ തുടങ്ങി ശരീരത്തിലൂടെ സർവവിഷയങ്ങളിൽ വരെ അത് പോകുന്നു. ആ താതാത്മ്യം പോകുന്നു, അറിവിന്റെ താതാത്മ്യം പോകുന്നു. അതുകൊണ്ടെന്താണ്? ഭവേത് ഭ്രാന്തിഹി, അതുകൊണ്ടാണ് ഈ അനുഭവത്തെ ഭ്രാന്തി എന്ന് പറയുന്നത്. അജ്ഞോഹം അവിടെ നിന്ന് തുടങ്ങി പുരുഷോഹം, മനുഷ്യോഹം തുടങ്ങി ഈ അനുഭവങ്ങളെല്ലാം പറയുന്നത് ഭ്രാന്തിയാണ്. ജാഗ്രത അനുഭവം ഭ്രാന്തിയാണ് എന്ന് പറയുന്നത് ഇത്രയും സൂക്ഷ്മമായി, ഇത്രയും അഗാധമായ തത്വത്തിന്റെ നിലനിന്നുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ധരിക്കുന്ന പോലെ ജഗത്ത് മിഥ്യ എന്ന് പറയുന്ന പോലെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണോ? ഈ ഒരു ഉടസ്ഥനായിരിക്കുന്ന ചിത്തിന്റെ പ്രകാശയിൽ ആ പ്രകാശത്തിൽ പ്രകാശിക്കുന്നതാണ് ഈ അറിവില്ലായ്മ, അതിൽ പ്രകാശിക്കുന്നതാണ് ഈ ഞാൻ. അറിവില്ലായ്മ അതിൽ തുടർന്ന് ഞാൻ, അതിൽ പ്രകാശിക്കുന്നതാണ് പിന്നീട് ഇവിടെ വരുന്ന മനുഷ്യനും പുരുഷനും സ്ത്രീയും പുറമേ വരുന്ന നാമരൂപങ്ങളുമെല്ലാം ഇതിൽ പ്രകാശിക്കുന്നതാണ്. ഈ ചിത്തിന്റെ ആഭ അറിവ് വെളിപ്പെടുത്തുന്നതാണെന്നർത്ഥം. അത് സമാനാധികരണ്യത, അത് സമാനാധികരണ്യം നേരത്തെ സ്വീകരിച്ചു. ഞാൻ മനുഷ്യനാണ് ഇങ്ങനെ ബോധിക്കുന്നു, ഇവിടെ ഈ ജാഗ്രത്തിൽ താൻ ഏകനായ ചിത്തായിരുന്നു, അത് പോയി. ഇവിടെ ഞാൻ മനുഷ്യനായി. വികാരണ പ്രകാശസ്യ നീലരക്താദിസംഗതേഹി നീലാദിവിക്രിയായുക്ത പരിണാമസിനത്വസം. പ്രകാശം എന്ന് പറയുന്നത് സ്വയം വികാരമുള്ള ഒന്നാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു അനുഭവം ഇത് ഭ്രാന്തിയാണെന്ന് പറഞ്ഞു. വിഷയാന്തേർ ഭവേ ഭ്രാന്തി, ഈ അനുഭവം ഭ്രാന്തിയാണെന്ന് പറഞ്ഞു. ദൃഷ്ടാന്തമായിട്ടാണ് പ്രകാശത്തെ പറഞ്ഞത്. ശുദ്ധമായ പ്രകാശം വിഷയ സാന്നിധ്യത്തിൽ വിഷയത്തിനനുസരിച്ചുള്ള രൂപത്തെ കൈക്കൊള്ളുന്നു. ഇതെങ്ങനെയാ ഭ്രാന്തിയാകുന്നത്? ഇതിനും ഭ്രാന്തി എന്ന് പറയാൻ കഴിയത്തില്ല. സ്ഫടികത്തിന്റെ പ്രകാശം സ്വച്ഛമാണ്. പക്ഷെ ആ പ്രകാശത്തെയാണ് പറയുന്നത് ആ രക്തമായി എന്ന് പറയുന്നത്. സ്ഫടികം എന്ന് പറയുന്നതിന് സ്വയം പ്രകാശ സ്വരൂപമാണ്, അത് പ്രകാശരൂപത്തിലാതിരിക്കുന്നു. ആ സ്ഫടികം എന്ന് പറയുന്നതന്നെ എന്താണ്? സ്ഫുടമായതെന്നാണ്. ഉള്ളും പുറവും എല്ലാം അത് പ്രകാശരൂപത്തിലിരിക്കുന്നു. പ്രകാശം പോലെ അങ്ങനെ സ്ഫടികത്തെ എടുക്കുന്നു. അതിന് ഉള്ളും പുറവും ഉണ്ടോ? ഇല്ല. ഉള്ളിൽ പരിശോധിച്ചാലും പുറമേ പരിശോധിച്ചാലും അത് പ്രകാശം തന്നെ. സ്ഫടികത്തിനകത്ത് എവിടെയെങ്കിലും ഇരുൾ കാണാൻ പറ്റുന്നുണ്ടോ? മറ്റ് ജഡവസ്തുക്കളെ പോലെ പ്രകാശമില്ലാത്തൊരു ഭാഗം അധികം ഉണ്ടോ? ഇല്ല. അതിനെ സ്ഫടികമെന്ന് പറയുന്നു. തിരിച്ചും മറിച്ചും നോക്കിയാലും പ്രകാശം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു പ്രകാശത്തിൽ രക്തനിറം കാണുന്നു. ഇത് എങ്ങനെയാ ഭ്രാന്തിയാകുന്നത്? ഇത് ഭ്രാന്തിയല്ല എന്നുള്ളതാണ്. ഇത് ഭ്രാന്തിയല്ല. എന്തുകൊണ്ട്? കാരണം രക്തനിറം അവിടെ ഉണ്ട്. ജപാകുസുമത്തിൽ രക്തനിറമുണ്ട്. ജപാകുസുമം വെളുത്ത ജപാകുസുമത്തെ രക്തമൊന്ന് തോന്നിയാൽ അതിനെ ഭ്രാന്തി എന്ന് പറയും. അതങ്ങനെയല്ല. രക്തനിറമുള്ള ജപാകുസുമത്തെയാണ് രക്തമായി കാണുന്നത്. അത് ഭ്രാന്തിയല്ല. അപ്പൊ അത് പരമാർത്ഥമാണല്ലോ. ആ രക്ത രജ്ജുവിലെ സർപ്പത്തെ പോലെ ഉള്ള ഒന്നല്ല. അത് പരമാർത്ഥമാണ്. ഇനി സ്ഫടികത്തിൽ നോക്കുക. സ്ഫടികത്തിൽ കാണുന്ന എന്താണ്? രക്തനിറം. ഏത് രക്തനിറമാണ് കാണുന്നത്? ജപാകുസുമത്തിന്റെ രക്തനിറം. ജപാരകുസുമത്തിന്റെ രക്തനിറം ഭ്രാന്തിയല്ലെങ്കിൽ സ്ഫടികത്തിൽ വരുമ്പോൾ അതെങ്ങനെ ഭ്രാന്തിയാകും? സത്യമല്ലേ അവിടെ കാണുന്നത്? അതിനെ ഭ്രാന്തി എന്നെങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ പറയുന്നത് ഭ്രാന്തിയാണ്, പക്ഷെ അത് സ്വീകരിക്കാൻ പറ്റത്തില്ല. ശരി, ജപാകുസുമത്തിന്റെ രക്തനിറം ഭ്രാന്തിയാണെങ്കിൽ നമുക്ക് പറയാം ആ സ്ഫടികത്തിൽ കാണുന്നതും ഭ്രാന്തിയാണ്. പക്ഷേ ജപാകുസുമത്തിന്റെ രക്തനിറം ജപാകുസുമത്തെ പോലെ തന്നെ സത്യമാണ്. അതാണ് അവിടെ പ്രകാശത്തിൽ കാണുന്നത്. പ്രകാശരൂപത്തിലുള്ള സ്ഫടികത്തിൽ കാണുന്നു. ജപാകുസുമത്തിലിരുന്നപ്പോൾ അത് സത്യം, സ്ഫടികത്തിൽ വന്നപ്പോൾ അത് ഭ്രാന്തി എന്ന് പറയുന്നു. ഇതെങ്ങനെ ശരിയാകും? സത്യം ഒരിടത്തിരിക്കുമ്പോൾ അന്നിറത്തെക്കുറിച്ച് പറയാം. ആ സത്യവും അതേ നിറം തന്നെ വേറെടുത്തിരിക്കുമ്പോൾ അതിന് ഭ്രാന്തി എന്ന് പറയുന്നത് എങ്ങനെ? ശുദ്ധാസംബന്ധം തന്നെ. ആ രജ്ജു സർപ്പത്തെ ഭ്രാന്തി എന്ന് പറയും. എന്തുകൊണ്ട്? അവിടെ സർപ്പത്തിൽ, അവിടെ രജ്ജുവിൽ സർപ്പമില്ല, ഇല്ലാത്തത് അവിടെ പ്രതീതമാകുകയാണ്. അതുകൊണ്ടത് ഭ്രാന്തിയാണ്, തർക്കമൊന്നുമില്ല. ഇവിടെ അങ്ങനെയല്ല, ഉള്ളതാണ് പ്രതീതമാകുന്നത്, അനുഭവപ്പെടുന്നത്. ഉള്ളത് എവിടെ അനുഭവപ്പെട്ടാലും അത് സത്യമാണ്. ജപാകുസുമത്തിലെ വർണ്ണം സത്യമായതുകൊണ്ട് അത് പ്രകാശത്തിൽ വന്നാലും അത് സത്യം തന്നെയാണ്. രജ്ജു സർപ്പം പോലെയല്ല, വ്യത്യാസമുണ്ട്. രജ്ജു സർപ്പം, അങ്ങനെ ഒരു സാധനം രജ്ജുവിലുള്ളതല്ല, അല്ലെങ്കിൽ രജ്ജു അതല്ല. അതുകൊണ്ടാണ് ഭ്രാന്തി എന്ന് പറയുന്നത്, സമ്മതിക്കുന്നു. അതുകൊണ്ടാണ് രജ്ജുവിനെ കാണുമ്പോൾ അതില്ലാതാകുന്നു. ഇതെന്താ, പ്രകാശത്തെ കാണുമ്പോൾ നീലം ഇല്ലാതാകുന്നുണ്ടോ? രക്തനിറം ഇല്ലാതാകുന്നുണ്ടോ? ഇല്ല. പ്രകാശത്തെ കാണുമ്പോൾ അത് രക്തമായി തന്നെയാണ് കാണുന്നത്. എന്തുകൊണ്ട്? രക്തം സത്യമാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അതുകൊണ്ട് പ്രകാശത്തിൽ രക്തനിറം കാണുന്നത് പോലെ ശുദ്ധമായിരിക്കുന്ന, നിർവികാരമായിരിക്കുന്ന, അകാരക സ്വരൂപമായ അറിവിൽ ഈ വികാരങ്ങൾ, കാരകങ്ങൾ അനുഭവപ്പെടുന്നതുകൊണ്ട് ഇതെല്ലാം ഭ്രാന്തിയാണെന്ന് പറയുന്നത് ശരിയല്ല. നിങ്ങൾ പറയുന്ന ഉദാഹരണം ശരിയല്ല. സ്ഫടികത്തിലെ രക്തനിറം ഭ്രാന്തമല്ല, സത്യം തന്നെയാണ് അവിടെ കാണുന്നത്. അയ്യോ, അത് പ്രതിബിംബമാണോ? പ്രതിബിംബമായതുകൊണ്ട് ഭ്രാന്തിയാണെന്ന് വേണമെങ്കിൽ പറയാം. ശരി, അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നു, ഈ പ്രതിബിംബം ബിംബത്തിൽ നിന്ന് വേറെയാണോ അതോ ബിംബം തന്നെയാണോ? ബിംബത്തിൽ നിന്ന് വേറിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിംബത്തിൽ നിന്ന് വേറിട്ട് അതിലെന്ത് സ്വഭാവമാണുള്ളത്? അങ്ങനെ വേർപെടുത്താൻ, നേരത്തെ പറഞ്ഞ അശുവും മഹിഷവും പോലെ അതിന് രണ്ടും വേറെ വേറെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന് രണ്ടിനും വ്യത്യസ്ത സ്വഭാവമുള്ളത് കൊണ്ടാണ്. ഇവിടെ കാണുന്ന പ്രതിബിംബം ബിംബത്തിൽ നിന്ന് വേറെയാണെങ്കിൽ എന്താ അതിൻ്റെ വ്യത്യസ്തമായ സ്വഭാവം പറയുക. ഒരണു ഇടയെങ്കിലും എന്തെങ്കിലും ഒരു ഭേദം ആ പ്രതിബിംബത്തിൽ കാണിക്കാൻ കഴിയും. അതിനൊരല്പം നിറം കുറവാണ് എന്ന് പറയാൻ പറ്റും. ജപാകുസുമത്തിൽ എന്ത് വർണ്ണമാണുള്ളത്? അതേ വർണ്ണം തന്നെയാണ് ഇവിടെ. അതുകൊണ്ട് അത് പ്രതിബിംബം തന്നെയാണ് അംഗീകരിച്ചു. പക്ഷെ അത് ബിംബത്തിൽ നിന്ന് വേറെയല്ല. ബിംബത്തിൽ നിന്ന് വേറെ അല്ലെങ്കിൽ ബിംബം എങ്ങനെയാണോ സത്യമായിരിക്കുന്നത് അതുപോലെ അതും സത്യമാണ്. വേറെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം കാണിക്കണം. ബിംബ സത്യമാണ്, പ്രതിബിംബം മിഥ്യയാണെന്ന് പറയണം. അതുകൊണ്ട് ഇത് നിങ്ങൾ പറയുന്ന ദൃഷ്ടാന്തത്തിൽ അവിടെ ജപാകുസുമം പോലെ തന്നെയാണ് സ്ഫടികത്തിലെ ആ വർണ്ണവും ഒരുപോലെ തന്നെയാണ് അവിടെ. അത് ഭ്രാന്തിയൊന്നുമല്ല എന്ന് പറയുകയാണെങ്കിലോ? വികാരണ പ്രകാശസ്യ, ഇവിടെ പ്രകാശം വികാരമുള്ളതാണ്. പ്രകാശത്തിന്റെ വികാരം എന്ന് പറയുന്നത് എന്താണ്? എന്നുവെച്ചാൽ അത് മാറ്റത്തെ ഉൾക്കൊള്ളുന്നതാണ്. പ്രകാശം സ്വച്ഛമായിരുന്നു. നിർവികാരമാണെങ്കിൽ അതെപ്പോഴും അങ്ങനെ സ്വച്ഛമായി തന്നെ ഇരിക്കുന്നു. അപ്പൊ അതിലെന്തോ ഒരു മാറ്റം സംഭവിക്കുന്നു, അതുകൊണ്ടാണ് അത് നീല നിറത്തെ ഉൾക്കൊണ്ടത്. അതല്ലേ അതിനെ പ്രതിബിംബിച്ചത്? പ്രതിബിംബിക്കുന്നതിനൊരു മാറ്റം അത് ഈ സംഭവിക്കണമല്ലോ പ്രകാശത്തിൽ. ആ മാറ്റത്തെയാണ് വികാരം എന്ന് പറയുന്നത്. അങ്ങനെ പ്രതിബിംബം അവിടെ വരാൻ പാടില്ല, ഒരു മാറ്റം സംഭവിച്ചു. അങ്ങനെ വികാരണം പ്രകാശസ്യ, നീലരക്താദി സംഘദേഹി, അതിന് ഈ ബന്ധമെല്ലാം വരാം. അത് വികാരി ആയതുകൊണ്ട് നീലമോ രക്തമോ എന്ത് വേണോ വരാം. നീലാദി വിക്രിയ യുക്ത, അതുകൊണ്ട് അതിൽ നീലാദി രൂപങ്ങൾ സംഭവിക്കാം. അതൊക്കെ സംഭവിച്ചു. പരിണാമസ്യ നത്വസവും, അവിടെ പരിണാമം സംഭവിച്ചു. നിങ്ങൾ പറയുന്നു അത് സത്യമാണ്, അതെല്ലാം സംബന്ധിച്ചു തരാം. പക്ഷെ ഇവിടെ പറയുന്ന തത്വം അതുപോലെയല്ല. ദൃഷ്ടാന്തത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട അതല്ല എന്നുള്ളതാണ്. നേരത്തെ ആകാശ ദൃഷ്ടാന്തം പറഞ്ഞതുപോലെ ഇവിടെ അവിടെ കണ്ട പ്രതിബിംബം സത്യമാണോ മിഥ്യയാണോ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ചാവശ്യം. ഇവിടുത്തെ ചർച്ചാവശ്യം എന്ന് പറയുന്നത് എന്താണോ, ആ വർണ്ണം സ്ഫടികത്തിൻ്റെതാണോ എന്നുള്ളതാണ്. സ്ഫടികത്തിന് സഹജമായിട്ടുള്ളതാണോ എന്നുള്ളതാണ്. ഇവിടെ ഭ്രാന്തി എന്ന് പറയുന്നത് എന്താണോ, ആ വർണ്ണം സ്ഫടികത്തിന് സഹജമാണെന്ന് ബാലം പറയുന്നു. അതാണ് ഭ്രാന്തി. അല്ല, ആ കാണുന്ന വർണ്ണം ഭ്രാന്തിയാണോ എന്നുള്ളതല്ല. ആ വർണ്ണം സ്ഫടികത്തിൻ്റെതാണോ അതോ ജപാകുസുമത്തിൻ്റെതാണോ, അതാണ്. അപ്പോൾ ബാലം പറയുന്നു, അല്ലാതെ സ്ഫടികത്തിൻ്റെതാണോ ജപാകുസുമത്തിൻ്റെതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപാകുസുമത്തെ മാറ്റിവെക്കുക, പോയി ജപാകുസുമത്തെ അടുത്തു കൊണ്ടുവരിക. അപ്പോൾ വന്നു. അപ്പോൾ ജപാകുസുമം എന്ന് പറയുന്നത് കേവലം ഒരു ഉപാധിയാണ്. ഉപാധി കൊണ്ട് അത് സ്ഫടികത്തിൽ കാണുകയും അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നുണ്ട്. അത് സ്ഫടികത്തിൻ്റെതാണ് എന്ന് പറയുന്നിടത്താണ് ഭ്രാന്തി. അതാണ് ഇവിടെ ഭ്രാന്തി എന്ന് പറയുന്നത്. ഈ കാണുന്ന സമാനാധികരണത അഹം മനുഷ്യ അഹം പുരുഷ എന്ന് പറയുന്ന ഈ സമാനാധികരണത, ഇത് തൻ്റേതാണോ, ഇതാണ് തൻ്റെ സ്വരൂപം, ഇത് തന്നിലാണോ, നിരാകാരമായ അകാരകമായ തൻ്റെ തന്നെ സ്വരൂപമാണ് ഇത് എന്ന് പറയുന്നിടത്താണ് ഭ്രാന്തി. നത്വസൗ തന്നിൽ നിരാകാരമായിരിക്കുന്ന തന്നിൽ ഇത്തരം ഒരു ഒന്ന് പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് അനുഭവിക്കുന്നുണ്ട്. അത് ഭ്രാന്തിയാണ്. അതാണ് ഭ്രാന്തി എന്ന് പറയുന്നതിന്റെ താല്പര്യം. അതുകൊണ്ട് ആ സ്ഫടിക ദൃഷ്ടാന്തത്തിൽ നിന്ന് എടുക്കേണ്ട ഇതാണ്, ആ വർണ്ണം സ്ഫടികത്തിൻ്റെതാണെന്ന് പറയുന്നത് ഭ്രാന്തി. എന്തുകൊണ്ട്? സ്ഫടികത്തിന് അതിൻ്റെതായ ഒരു സ്വരൂപമുണ്ട്. എന്താണ് അതിൻ്റെ സ്വരൂപം? സ്വച്ഛത. എന്തുകൊണ്ട്? ഈ വരുന്ന വർണ്ണം ആ ഉപാധിയുടെ സമ്പർക്കത്തിൽ മാത്രമേ ഉള്ളൂ. ആ ഉപാധി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഉപാധികൾ മാറുന്നതിനനുസരിച്ച് അതും മാറുന്നു. ഉപാധിരഹിതമായിരിക്കുമ്പോൾ അത് സ്വച്ഛമായിരിക്കുന്നു. അതുപോലെ ഈ സ്വരൂപവും ഉപാധിരഹിതമായിരുന്നപ്പോൾ എവിടെ? സുഷുപ്തിയിൽ അത് സ്വച്ഛമായിരുന്നു. അവിടെ ഉപാധിരഹിതമായിരുന്നു. അവിടെ അഹം വൃത്തി ഉണ്ടായില്ല, മനുഷ്യനെന്നുള്ള ബോധം ഉണ്ടായില്ല. ഇവിടെ ഈ ജാഗ്രത്തിൽ ഇത്തരം ഉപാധികളോടുകൂടി വന്നപ്പോൾ ഞാൻ മനുഷ്യനാണ് ബോധമുണ്ടായി. ഇത് ഭ്രാന്തി എന്നാണ്. ഇത് നിരുപാധികമായതിൻ്റെ സ്വരൂപത്തിൽ പരമാർത്ഥത്തിൽ ഉള്ളതാണ് എന്ന് കരുതുന്നത് ഭ്രാന്തി. ഇത് സത്യമാണോ മിഥ്യയാണോ എന്നുള്ള രണ്ടാമത് ചിന്തിക്കാം. അതിന് സത്യമാണെന്നോ മിഥ്യയാണെന്നോ എങ്ങനെയാണോ വാദിച്ച് സമ്മർദ്ദിക്കും. അതുകൊണ്ട് അതിനെ അനർവചനീയമെന്ന് ഉൾപ്പെടുത്തി, അതിനെ അങ്ങനെ യുക്തി കൊണ്ട് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് ഒന്നും തീരുമാനിക്കാൻ കഴിയാത്തതിനും, സത്യമൊന്നോ മിഥ്യയൊന്നോ എന്നുള്ള നിർവചിക്കാൻ കഴിയാത്ത രീതിയിൽ നിൽക്കും ഈ ജാഗ്രതയിലെ ഈ അനുഭവത്തിൽ. അതുകൊണ്ടാണ് അതിനെ അനർവചനീയം മായ എന്നെല്ലാം പറയുന്നത്. മായ എന്ന പേര് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെ അതല്ല. ഇവിടെ ഭ്രാന്തി എന്ന് ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണോ ഈ അനുഭവം, ഇത് തൻ്റേതാണെന്ന് കരുതുന്നു. തൻ്റെ പരമാർത്ഥ സ്വരൂപത്തിൻ്റെതാണെന്ന് കരുതുന്നിടത്തല്ല, അത് ഭ്രാന്തിയാണ്. നത്വസു പിന്നെന്താണ്? പരിണാമോഹി മോഹാദേഹി ചിദാഭാസ സദ ഇഷ്യതേ ഈ മോഹാദികളുടെ പരിണാമം മോഹം അറിവില്ലായ്മ അവിടെ തുടങ്ങി പിന്നീട് വരുന്ന ഈ പരിണാമങ്ങൾ അഹം, പിന്നെ അവിടെ വരുന്ന സുഖി, പിന്നെ വരുന്ന ദുഃഖി, ഇങ്ങനെ നിരന്തരമായ അനുഭവങ്ങൾ. ഇതെന്താണ്? ചിത് ആഭാസ. ഇതെല്ലാം എന്താണ്? ഈ ചിത്തിന്റെ ആഭാസമാണ്, ഈ ചിത്തിന്റെ തന്നെ ഒരു ഭാനമാണ്. അങ്ങനെ കേവലമായ നിർവികാരമായിരിക്കുന്ന ആ ചിത്തിന്റെ ഒരു ഭാനമാണ് ഈ പരിണാമങ്ങളെല്ലാം. ചിതാഭാസമാണ്. അവിടെ പറഞ്ഞു എന്താണ്? ആ തുര്യന്റെ സ്പന്ദനമാണ് എന്ന് പറയും. ഇവിടെ ചിതാഭാസം എന്ന് പറയുന്നു. അയ്യോ, അതെങ്ങനെ സംഭവിക്കും? ചിത്തിന്റെ ആഭാസത്തിൽ ഈ രൂപങ്ങളൊക്കെ എങ്ങനെ വന്നു എന്നാണ് ഉണ്ടാക്കുന്നു. വർണ്ണങ്ങൾ രൂപങ്ങളെ ഉണ്ടാക്കുന്നില്ലേ? പലതരത്തിലുള്ള ചായങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അവിടെ മനുഷ്യനും മൃഗവും പക്ഷിയും ആകാശവും എല്ലാം വരുന്നില്ലേ? രൂപങ്ങൾ വരുന്നില്ലേ? അതിൽ ഏത് ചായമാണ് ആ രൂപം? പെയിന്റിങ്, ചിത്രം, പലതരത്തിലുള്ള വർണ്ണങ്ങളാണ്. ആ ഏതെങ്കിലും ഒരു വർണ്ണത്തിന് ആ രൂപമുണ്ടോ? അവിടെ പച്ചയാണോ മനുഷ്യൻ, ചുവപ്പാണോ മനുഷ്യൻ, കറുപ്പാണോ മനുഷ്യൻ എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല, പച്ചയും ചുവപ്പും കറുപ്പും ഒന്നുമല്ല. പക്ഷേ ആ വർണ്ണങ്ങൾ രൂപത്തെ ഉണ്ടാകും, നാനാരൂപങ്ങളെ ഉണ്ടാകും. അല്ലേ? അതുപോലെ പ്രകാശം നാനാരൂപത്തെ ഉണ്ടാകും. പ്രകാശം കൊണ്ട് നാനാരൂപങ്ങളെ ഉണ്ടാക്കുന്നില്ല. അതിൽ ഏത് പ്രകാശത്തിന്റെ ഏത് കണികയിലാണ് ആ രൂപം ഉള്ളത് എന്ന് ചോദിച്ചു. ഏതിനാണ് ആ രൂപം ഉള്ളത്? പ്രകാശം പ്രത്യേകിച്ചൊന്നിനെന്ന് പറയാനില്ല. പക്ഷെ ആ പ്രകാശങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ പ്രകാശത്തിന്റെ കണികകൾ കൂടി ചേരുമ്പോൾ നാനാരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യനും മൃഗവും എല്ലാം കാണുന്നു. അപ്പൊ നമ്മൾ പറയുന്നത് ചലച്ചിത്രം, ചലിക്കുന്ന ചിത്രം എന്ന് പറയും. എന്താ പ്രകാശം? എന്നാ അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അതുപോലെ ചിതാഭാസം, ഈ ആഭാസം ഇതൊരു പ്രകാശം. ഈ ചിതാഭാസം, ചിത്തിന്റെ ആഭാസം, തുര്യന്റെ സ്പന്ദനം, അത് തന്നെയാണ് ഈ നാനാരൂപങ്ങളായി നിൽക്കുന്നത്. അത് തന്നെയാണ് ഈ നാനാരൂപങ്ങളെ ഇവിടെ കാണിക്കുന്നത്. മോഹാദേഹത് ആ അറിവില്ലാമി തുടങ്ങുന്നു. ആ മോഹവും ഇതിന്റെ തന്നെ ആഭാസമാണ് എന്നാണ് മോഹാദി തുടങ്ങുന്നു. ഭാഷകാരൻ ബുദ്ധി തുടങ്ങി, ഇവിടെ മോഹത്തിൽ തുടങ്ങി. മോഹം എന്ന് വെച്ചാൽ അജ്ഞാനം. ചിതാഭാസ സദാ ഇഷ്യതേ, അത് സദാ ഇങ്ങനെ അനുഭവപ്പെടുന്നു. സദാ എന്ന് പറഞ്ഞാൽ എപ്പോ? ജാഗ്രത. ആ സുഷുപ്തി വിട്ടുകഴിഞ്ഞാൽ ഈ ജാഗ്രത മുഴുവൻ ഇനി സ്വപ്നത്തിലേക്ക് പോയാൽ അവിടെയും. അതും ഇനി പറയുകയുള്ളു. എപ്പോഴും ഈ ചിതാഭാസമാണ് ഈ കാണുന്നതല്ല, ചിദ്ഭാനമാണ്, തുല്യ സ്പന്ദനമാണ് ഈ നാനാ രൂപത്തിൽ കാണുന്നത്. അതിങ്ങനെ കാണുന്നു. പരിണാമാന്തരപ്രാപ്തി, ഒരു പരിണാമത്തിൽ നിന്ന് അത് വേറെ പരിണാമത്തിലേക്ക് പോകുന്നു. അഹമെന്ന് പരിണമിച്ച് ഉടൻ തന്നെ അഹം മനുഷ്യനായി, അഹം പുരുഷനായി, അഹം സ്ത്രീയായി, അഹം സുഖിയായി, അഹം ദുഃഖിയായി. ഇതെല്ലാം ആ ചിത്തിന്റെ അതിന്റെ പരിണാമമാണ്. ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? ഈ ചിത്തിൽ, ഈ ബോധത്തിലാണ് സംഭവിക്കുന്നത്. അതിൻ്റെ തന്നെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ജീവനും പരനും ഹിരണ്യഗർഭനും പ്രജാപതി എന്തെല്ലാം പറഞ്ഞാലും ശരി, എല്ലാം ഈ ചിത്തിൻ്റെ ആഭാസമാണ്. അതിലെല്ലാം ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഗുരുവും ശിഷ്യനും എല്ലാം ഈ ചിതാഭാസമാണ്. ചിത്തിൻ്റെ ആഭയിലാണ് ഇത് സർവവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പറയുന്നു പരിണാമാന്തരപ്രാപ്തി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ? ചിത്തിന്റെ ആ ഭയം. ശരി, ആ ശുദ്ധ ചിത്തിലാണെങ്കിലോ അതിനിത് സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ ചിതാഭയെ വിട്ടിട്ടിരിക്കാൻ കഴിയുന്നു. ചിതാഭയെ വിട്ടിട്ടിരിക്കുന്നുണ്ടല്ലോ ഈ പ്രണാമങ്ങളൊന്നുമില്ലാതെ സ്വച്ഛമായി ശാന്തമായി സുഖമായിരിക്കുന്നു. ഈ ജാഗ്രതത്തിലേക്ക് കടക്കുന്നത് വരെ ആണ് പറയുന്നു. ഇങ്ങനെ ഇത് നിരന്തര ജീവിത സ്വഭാവമാണ് ഇതിന് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ആയിരുന്നെങ്കിലും ഉറക്കം സംഭവിക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരവസ്ഥ, ഒരനുഭവമുണ്ട്. ഇതെല്ലാം വിട്ടിരിക്കുന്നു, ഇതെല്ലാം വിട്ടിരിക്കുന്നു എന്നാൽ ചത്തുപോകുന്നില്ല. അങ്ങനെ ഒരനുഭവം വീണ്ടും ഇതിലേക്ക് കടന്നു വരുന്നു, വീണ്ടും ഇതിനെ വിടുന്നു, വീണ്ടും കടന്നു വരുന്നു. സ്വപ്നവും ഇതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരുപോലെ തന്നെയാണ്. രണ്ടിടത്തും സംഭവിക്കുന്ന ഒരേ കാര്യം തന്നെ, കാലദേശങ്ങളുടെ വ്യത്യാസവും. ഈ കാലത്തിലല്ല സ്വപ്നം സംഭവിക്കുന്നു, ഈ ദേശത്തിലല്ല സ്വപ്നം സംഭവിക്കുന്നു. അതും ഇതിൻ്റെ മറ്റൊരു ചിതാഭയാണ്, ചിത്തിന്റെ ആഭയാണ്, പരിണാമാന്തര പ്രാപ്തി. തസ്യാതീത എന്ന് വിജ്ഞത എന്ന് വിചാരിച്ച് ഈ ചിതാഭ സദാ ഇങ്ങനെ നിൽക്കുന്നു, ആ നിർവികാരമായ രൂപം ഇതോടുകൂടിയേ നിൽക്കൂ എന്നില്ല. തസ്യ കുടസ്ഥനായിരിക്കുന്ന ആ സ്വരൂപത്തിൽ ഇത് സംഭവിക്കുന്നില്ല, എന്നാൽ ഇത് ചിതാഭയോട് കൂടിയിരിക്കുന്നു. അപ്പൊ ഈ ചിതാഭ ആ സ്വരൂപത്തിൻ്റെതെന്ന് കരുതുന്നിടത്താണ് ഭ്രാന്തി. അത് വിവേചിച്ചറിയുന്ന എങ്ങനെയെന്ന് അടുത്ത് പറയുന്നു. സുഖി ദുഃഖിത്വ സാക്ഷിത്വം ദുസ്ഥിതം തഥാ സതി സുഖാദ്യ അനുഗമാത്തസ്യ വ്യതിരേക ദുർലഭാണ് പറയുന്നു. ഇതിങ്ങനെ ഒരു അറിവ്, ഈ അറിവിങ്ങനെ ഉണ്ടാകുന്നു, അറിവിൽ ഇതൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അറിവില്ലായി കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീരുന്നു. ദീപം അണഞ്ഞതുപോലെ, ദീപം അണഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ, ഒന്നും ശേഷിക്കുന്നില്ലല്ലോ. അത്രയേ ഉള്ളൂ. അല്ല, പിന്നെ അവിടെ സ്ഥായിയായി ഒന്നിനെ അംഗീകരിക്കുന്നില്ല. ക്ഷണിക വിജ്ഞാനവാദികളും മറ്റും അങ്ങനെയാണ്, ശൂന്യവാദിയും മറ്റും അതുപോലെയാണ്. അവർ പറയുന്ന അങ്ങനെ നിങ്ങളീ പറയുന്ന ഒരു സ്ഥായിയായി ഒന്നിനെ അംഗീകരിക്കാൻ വയ്യ. ഇത് ശരിയാണ്, ബോധം, ബോധത്തിൽ ഇതൊക്കെ കാണുന്നു, അനുഭവിക്കുന്നു. ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ അവർ പറയുന്ന ഉദാഹരണം എന്താണ്? മരണം, ബോധം നഷ്ടപ്പെട്ടു, അതോടുകൂടി എല്ലാ അവസാനം. ഈ പറയുന്ന ഒരു തത്വചിന്തയും പിന്നീടില്ല. പക്ഷെ അതിവിടെ അദ്വൈതി പറയുന്ന അതല്ല. ഈ ബോധം അങ്ങനെ നഷ്ടപ്പെട്ട് അവസാനിക്കുന്ന ഒന്നല്ല. അങ്ങനെ അവസാനിച്ചിരുന്നുവെങ്കിൽ ആ സുഷുപ്തിയിൽ നിന്ന് പിന്നീട് ജാഗ്രതത്തിലേക്ക് ആരും വരത്തില്ല. എന്തുകൊണ്ട്? അവിടെ ഈ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ടതാണ്. നഷ്ടപ്പെട്ടിട്ടും അവിടെ എന്താ ശേഷിച്ചത്? നഷ്ടപ്പെട്ടിട്ടും അവിടെ ശേഷിച്ചല്ലോ. അതിനെ അതെന്താണെന്ന് ചിന്തിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ, ആ അത് അത് തന്നെയാണ് ഈ ജാഗ്രത്തിലും. അതിലാണ് ഇത് സംഭവിക്കുന്നത്. ആ സുഹൃത്തിയിൽ എന്താണോ നിന്നിരുന്നത് അതിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ സുഹൃത്തിയിൽ ഉണ്ടായിരുന്നതിൽ ഇത് സംഭവിക്കുന്നു എന്നങ്ങനെ പറയാൻ പറ്റും? സുഹൃത്തിയിൽ ഇതിൻ്റെയൊക്കെ ശൂന്യത ഉണ്ടായിരുന്നു, ഇതിൻ്റെയൊക്കെ ഇല്ലായ്മ അഭാവമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ആ സുഷുപ്തിയിൽ ശേഷിച്ചിരുന്നതിനെ കൂടസ്ഥൻ എന്നെടുക്കുക. ശരിയാണ്, അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അതിവിടെ വരുന്നു എന്ന് കൽപ്പിക്കുക. ഇവിടെയും അത് തന്നെയാണ്. അവിടെ വരിക, അതിവിടെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ അത് കാണുന്ന എങ്ങനെയായിരിക്കും? അപ്പോൾ ഇവിടെ അത് സാക്ഷിയാകും. അപ്പോൾ ആ കൂടസ്ഥൻ ജാഗ്രതത്തിലേക്ക് വന്ന് ഇതിനെയൊക്കെ കാണുമ്പോഴാണ് അവനെ സാക്ഷി എന്ന് പറയുന്നത്. അവിടെ അവൻ സാക്ഷിയല്ല, എന്തുകൊണ്ട് അവിടെ സാക്ഷ്യമില്ല? ഇവിടെ ഇരുന്നുകൊണ്ട് ആ കൂടസ്ഥനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിർവികാര സ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പരമാവധി ചിന്തിക്കാൻ കഴിയുന്ന എന്താണ്, എന്തിനെല്ലാം പ്രകാശിപ്പിക്കുന്നതായ ഒരുവൻ, അതാണ് സാക്ഷി എന്നുള്ള പേര്. അതാണ് അടുത്ത് പറയുന്നത്, സുഖി ദുഃഖിത്വ സാക്ഷിത്വം. അതിവിടെ ചിന്തിച്ചാൽ മനസ്സിലാക്കാം, ഇവിടെ ഒരു സുഖമുണ്ട്, ഒരു ദുഃഖമുണ്ട്, അതിനൊരു സാക്ഷിയുമുണ്ട്. സ്ക്രീനിൽ ചിത്രങ്ങൾ പോകുന്നത് പോലെ ഒരു സാക്ഷിക്ക് മുന്നിൽ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ദർശിക്കുന്ന ഒരുവനുണ്ട്, ഒരു ദ്രഷ്ടാവ്. അവനിവിടെ സാക്ഷി എന്ന് പറയുന്നു, കാരണം അവനിതിനോടൊന്നും നേരിട്ടൊരു ബന്ധമില്ല. അവൻ്റെ മുന്നിൽ ഇതെല്ലാം തിരശ്ശീല ചിത്രങ്ങൾ പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവനെ മനസ്സിലാക്കാം, ഇതാരല്ല ഇത് സംഭവിക്കുന്നത്, അവൻ സാക്ഷിയാണ്. ദുസ്ഥിതം, അവിടെ ഇതില്ലാത്ത ഒരുവനെ ഈ ബോധം നശിക്കുമ്പോൾ എല്ലാം നശിച്ചു എന്ന് സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് സുഷുപ്തിയിൽ ഒരു തത്വത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ജാഗ്രതയിൽ വന്നിട്ട് പിന്നെ അതിനെ സാക്ഷിയെന്ന് പറയാൻ കഴിയില്ല. ആ സാക്ഷിക്ക് സാക്ഷ്യമാണ് ഈ കാണുന്ന ദൃശ്യങ്ങളെന്നൊന്നും പറയാൻ കഴിയില്ല. ഇതിനൊന്നും സമാധാനമില്ലാതെ ആരാകിയുടെ സാക്ഷിയായത് ഉത്തരം കിട്ടാതെ ദുസ്ഥിതം തഥാ സതി. അപ്പോ ഇത്തരം കാര്യങ്ങൾക്കൊന്നും അനുഭവയുക്തമായ യുക്തിയുക്തമായ ഒരു സമാധാനം കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ ഇല്ല, സത്യം എന്തെന്ന് ബോധിക്കാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളത്. സുഖാദ്യ അനുഗമ സുഖാദ്യ അനുഗമാത്തസ്യ വ്യതിരേക ദുർലഭ. അപ്പോ ഇവിടെ പറയുകയാണ്, അങ്ങനെ ഒരു ഇതിനൊരു സാക്ഷിയൊന്നുമില്ല. പിന്നെയോ സുഖം അനുഭവിക്കുന്നു, പോയി കുറച്ച് കഴിഞ്ഞ് ദുഃഖം അനുഭവിക്കുന്നു, ഇങ്ങനെ പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു. ഇതിൻ്റെ ഒരു സ്ഥായിത്വമില്ല എന്ന് പറയാം. പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു, പിന്നീട് പരിണാമം അവസാനിക്കുന്നു. അങ്ങനെ പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് സുഖാദ്യാനുഗമാ ഇവിടെ പറയുന്നു, ഏതൊരു ഞാനാണോ മുമ്പ് സുഖം അനുഭവിച്ചത് ആ ഞാൻ തന്നെയാണ് ഇപ്പൊ ദുഃഖത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഒരു സ്ഥായിത്വം ഉണ്ടല്ലോ. ആ സുഖത്തിന് സാക്ഷിയായിരുന്ന ഞാൻ തന്നെയാണ് ഇപ്പോ ദുഃഖത്തിന് സാക്ഷിയായിരിക്കുന്നത്, ഭയത്തിന് സാക്ഷിയായിരിക്കുന്നു, കാമത്തിന് സാക്ഷിയായിരിക്കുന്നു, ക്രോധത്തിന് സാക്ഷിയായിരിക്കുന്നു. അപ്പോ ഇതിന്റെ അനുഗമം, ഇതിന്റെ തുടർച്ച, സുഖദുഃഖാദി വികാരങ്ങളുടെ തുടർച്ചയിൽ ഈ തുടർച്ചയെല്ലാം അനുഭവിക്കുന്ന ഒരുവനുണ്ട് എന്നുള്ളത് സ്വാനുഭവമാണ്. അല്ലാതെ ഈ ഓരോ അനുഭവങ്ങളും സ്വതന്ത്രങ്ങളും ഉണ്ടായി നശിക്കുകയും ഇവയെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഒരാളില്ലെങ്കിൽ ഇത് പറയാൻ കഴിയില്ല. ഞാൻ മുമ്പ് സുഖിയായിരുന്നു, ഇന്ന് ദുഃഖിയാണ് എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ സ്വാനുഭവത്തിൽ നിന്ന് തന്നെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സുഖദുഃഖാദി അനുഗതമായിരിക്കുന്ന തുടർന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിണാമങ്ങൾക്ക് സാക്ഷിയായി ഒരുവനെ സ്വീകരിക്കുന്ന ഈ ജാഗ്രത, ഇപ്പൊ സാക്ഷി അംഗീകരിക്കണമല്ലോ. ആ സാക്ഷിക്കൊരു സ്ഥായി സ്വഭാവമുണ്ട്. അനുഭവങ്ങളാണെങ്കിലോ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അനുഭവിക്കുന്നവൻ സ്ഥായിയായിരിക്കുന്നു. ആ സ്ഥിരത ഇതിനെവിടെ നിന്നാണ് കൈവന്നത്? ഈ സാക്ഷ്യത്വം ഇതിനെങ്ങനെ കിട്ടി? ഇത് പരമാർത്ഥത്തിൽ നിർവികാരമായി അകാരകമായ പരമാർത്ഥ വസ്തു ആയതുകൊണ്ടാണ്. ആ പരമാർത്ഥ വസ്തുവിൽ ജാഗ്രതയിൽ സാക്ഷ്യത്വം വരും, സുഷുപ്തിയിൽ അത് കൂടസ്ഥനായിരിക്കുന്നു. ഇതിനെക്കുറിച്ചൊന്നും വിചാരം ചെയ്യാതിരിക്കുമ്പോൾ എന്താണ്, ഇത് നിത്യപരിണാമിയായി അനുഭവപ്പെടുന്നു. സുഖിയായും ദുഃഖിയായും എല്ലാം അനുഭവപ്പെടുന്നു. ശിഷ്യതി